അധ്യായം 14 ശ്ലോകം 13 അപ്രകാശോ പ്രവൃത്തിശ്ച പ്രമാദോ മോഹയേവ ച തമസ്സീതാനി ജായന്തേ വൃദ്ധേ കുരു നന്ദന. പ്രകാശോ വിവേക, നേരത്തെ പറഞ്ഞു പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്രകാശം, ആ ജ്ഞാനമില്ലാതിരിക്കുക, അറിവില്ലാതിരിക്കുക, അത് തമസിന്റെ ലക്ഷണമാണ്. തമസിന്റെ ആധിക്യം കൊണ്ട് അറിവ് നഷ്ടപ്പെടുന്നു. അത്യന്തം അപ്രവൃത്തിസ്ഥ, അപ്രവൃത്തിസ്ഥ, നിശേഷം പ്രവർത്തിക്കാതിരിക്കുന്നു. സത്വം പ്രവൃത്തിക്ക് തടസ്സമല്ല, പക്ഷെ തമസ് അങ്ങനെയല്ല, പ്രവൃത്തിക്ക് തടസ്സമാണ്. പൂർണ്ണമായും അത് പ്രവൃത്തിയെ നിഷേധിച്ചു കഴിയും. പ്രവൃത്തി അഭാവ എന്നാണ് പറയുന്നത്, പ്രവൃത്തി അഭാവം. അവിടെ പ്രവൃത്തിയേ ഇല്ല തമസ്സിൽ. ജീവന് തമസ് കൂടുതൽ ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, സ്വസ്ഥനായിരിക്കുന്നു എന്ന് കരുതുന്നു. പക്ഷെ സ്വസ്ഥത എന്ന് പറയുന്നത് അയാളുടെ താമസിക ഭാവമാണ്. അതുകൊണ്ട് അവിടെ പ്രവൃത്തിയുടെ അഭാവം വരുന്നു. തത്കാര്യം പ്രമാദോ മോഹ ഏവച അവിവേകോ മൂഢത ഇത്യർത്ഥ. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രമാദം, അത് നേരത്തെ പറഞ്ഞു, കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കുക. തമസ് ബാധിച്ച് കർമ്മമില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയിൽ നിന്നൊരു കർത്തവ്യം പ്രതീക്ഷിക്കേണ്ട. അയാൾ അലസനായിരിക്കും. മോഹയേവച്ച അവിവേകം ഉണ്ടാകുന്നു, അപ്രകാശം നേരത്തെ പറഞ്ഞതും ഉണ്ടാകുന്നു. അയാൾക്ക് ഒരു സ്ഥലത്തും വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് ഒരു ബോധം ഉണ്ടാകത്തില്ല. തമസി ഗുണേ വിവൃദ്ധേ ഏതാനി ലിംഗാനി ജായന്തി, തമസ്സിന്റെ വർദ്ധനവിൽ ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നു. ഒരു ജീവന് കുരുനന്ദന, തമസിനങ്ങനെ ഒരാൾക്ക് തിരിച്ചു അറിയുന്നതിന് മനസ്സിലാക്കുന്നതിന് സഹായിക്കുക. ഈ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ താല്പര്യമില്ലാതിരിക്കുക, പ്രവൃത്തി നിശേഷം നിന്നുപോവുക, ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതിരിക്കുക, അലസത, മന്ദത, ബുദ്ധിയുടെ മാന്ദ്യം ആണ് വിവേകം എന്ന് പറയുന്നത്. ജഡത്വം, ഒന്നിനൊരു ഉന്മേഷമില്ലാതിരിക്കുക, താല്പര്യമില്ലാതിരിക്കുക, ഇത് വളരെ അപകടമാണ്, രജസിനേക്കാളും അപകടമാണ്. സാത്വികനാണെങ്കിലോ, സാത്വികൻ ഇതുപോലെയുള്ള പ്രവൃത്തി അഭാവം വരുന്നില്ല, പ്രവർത്തിക്കും, അവിടെ പ്രകാശം ഉണ്ടായിരിക്കും. സാത്വികൻ പ്രവർത്തിക്കാതെയും ഇരിക്കാം, പ്രവർത്തിക്കാതിരുന്നാലും അത് താമസികമായ പ്രവൃത്തി അഭാവമല്ല അവിടെ വരുന്നത്, രണ്ടും രണ്ടാണ്. കുരുനന്ദനാലയോ അർജുന, തമസി തമസിന്റെ ആധിക്യത്തിൽ വിവർദ്ധ, അത് വളരെ വർദ്ധിച്ചു കഴിയുമ്പോൾ എന്നാണ് തമസ് വിവർദ്ധ. അപ്രകാശ അറിവില്ലായ്മ, അപ്രവൃത്തി കർമ്മങ്ങൾ ഇല്ലാതെ വരിക, പ്രമാദം പ്രവൃത്തിയിൽ വരുന്ന വീഴ്ചകൾ, പ്രമാദം, മോഹം, മൂഢത, ഏതാനി ജയന്തി, ഇതെല്ലാം ആ വ്യക്തിയിലുണ്ടാകുന്നു. തമസിന്റെ വൃദ്ധി അനുസരിച്ച് ഇത് കൂടി വരുന്നു. അപ്രകാശോ പ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവച തമസ്സേതാനി ജായന്തി വൃദ്ധേ കുരുനന്ദന. ഇനി ഇതെല്ലാം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ എന്ത് സംഭവിക്കുന്നു എന്നടുത്ത് പറയുന്നു. യദാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭ്രത്, തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ. മരണദ്വാരേണാപി യത് ഫലം പ്രാപ്യതേ തദപി സംഗരാഗഹേതുകം സർവം ഗുണമേവേതി ദർശയന്നാഹ. സത്വാദി ഗുണങ്ങൾക്ക് ഇഹലോകത്തുള്ള ഫലം മാത്രമല്ല പരലോകത്തിലും ഫലങ്ങളുണ്ട്. അതെങ്ങനെ കിട്ടുന്നു? മരണദ്വാരേണ, മരണശേഷം. മരണദ്വാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മരണശേഷം ഈ ഗുണങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഗുണാതീതനായില്ല എന്നുണ്ടെങ്കിൽ ഈ ഗുണങ്ങളുള്ള ജീവന്മാര് അവർ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഏത് ഫലം പ്രാപ്യതയെ അവർക്ക് കിട്ടുന്ന ഫലം, ശ്രേഷ്ഠമായ ഫലങ്ങൾ കിട്ടുന്നു. തദപി സംഗരാഗഹേതുകം സർവം ഗുണമേവ. പക്ഷെ അതുകെന്താണ്? സംഗരാഗങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ഗുണാതീതന്റെ അവസ്ഥയുമായി ചിന്തിക്കുമ്പോൾ അത് വളരെ ഗൌണമാണ്, തുച്ഛമാണ്. അതാണ് അടുത്ത് പറയുന്നത്. എന്നുവെച്ചാൽ സത്വഗുണമുള്ളവരെല്ലാം മരണശേഷം ദിവ്യലോകങ്ങളെ പ്രാപിക്കണം എന്ന് ഭഗവാൻ ഉദ്ദേശമില്ല. മറിച്ച് അവർ ഇവിടെ വെച്ച് തന്നെ ഗുണാതീതനമാകണമെന്നാണ് ഭഗവാന്റെ താല്പര്യം. അതുകൊണ്ട് ഇവിടെ സാത്വികന്മാർക്ക് മരിച്ചു കഴിഞ്ഞാൽ ദിവ്യലോകങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാൽ അതിനെ ഒരു പ്രലോഭനമായി സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അതൊന്നും മഹത്തായ കാര്യങ്ങളല്ല. താമസന്റെയും രാജസന്റെയും ജന്മങ്ങളെ അപേക്ഷിച്ച ശ്രേഷ്ഠമായ ജന്മമാണ്. പക്ഷേ അതല്ല ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നതെന്നാണ്. എന്തുകൊണ്ട്? ശക്തി ആസംഗവും രാഗവും കൊണ്ട് കിട്ടുന്ന ജന്മങ്ങളൊന്നും തന്നെ ശ്രേഷ്ഠങ്ങളല്ല എന്നാണ്. യഥാ സത്വ പ്രവൃത്തി ഉദ്ഭൂതയേതു, സത്വം വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രളയം മരണം വ്യാധി പ്രതിബദ്ധിതേ ദേഹവൃത്താത്മാ. ആ ജീവൻ ആ സമയത്ത് സത്വം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തേ മരണം വ്യാധി. സത്വം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ തഥാ ഉത്തമവിധാം മഹദാദി തത്വവിധാം എത്തിയത്. ഉത്തമ വിത്തുക്കൾ, ഇവിടെ ഉത്തമന്മാരായ ഉപാസകന്മാര് മഹദാദി തത്വങ്ങളെ ഉപാസിക്കുന്നവര്, ഹിരണ്യഗർഭ ഉപാസനയും മറ്റും ചെയ്യുന്നവര്, അങ്ങനെയുള്ളവരുടെ ലോകാൻ അമലാൻ മലരഹിതാൻ പ്രതിപദ്യന്തി പ്രാപ്നോതി. ശ്രേഷ്ഠമായ ലോകങ്ങളെ, ശ്രേഷ്ഠമായ ലോകം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത ലോകങ്ങൾ, അമലങ്ങളായ മലരഹിതങ്ങളായ ഈ ലോകത്തിലെ ദോഷങ്ങളില്ലാത്തതെന്ന്. മനുഷ്യലോകത്തിലെ ദോഷങ്ങളില്ലാത്ത ലോകങ്ങൾ ദേവ ലോകവും മറ്റും അവിടെ ജനിക്കുന്നു. ഇത് ദോഷങ്ങളില്ലാത്ത ലോകത്ത് ജനിക്കുന്നു എന്ന് പറയുമ്പോൾ താമസ രാജസ ജന്മങ്ങളെ അപേക്ഷിച്ച് പറയുകയാണ്, ഗുണാതീതനെ അപേക്ഷിച്ചല്ല. ഗുണാതീതന്റെ നിലയിൽ നോക്കുമ്പോൾ ഈ ലോകങ്ങൾ, ദിവ്യമായ ലോകങ്ങളുടെ ജനനവും വളരെ തുച്ഛമാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ദേഹഭൃത് ജീവൻ യഥാ, എപ്പോഴാണോ സത്വേ പ്രവൃദ്ധേ, സത്വത്തിന്റെ വൃദ്ധിയിൽ പ്രളയം വ്യാധി മരിക്കുന്നത്, തഥാപ്പോൾ ഉത്തമവിധാം ലോകാൻ അമലാൻ അമലാൻ ലോകാൻ. ഉത്തമവിധാം, ഉത്തമ ഉപാസകന്മാരുടേതായ അമലാം ലോകാൻ, ദിവ്യങ്ങളായ ലോകങ്ങളെ പ്രതിബദ്ധത പ്രാപിക്കുന്നു. പ്രളയം എന്ന് പറയുന്നുണ്ട് ഇവിടെ, മരണത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മരണശേഷമുള്ള ജന്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് പറയുന്നു. പുതിയ ചില വ്യാഖ്യാതാക്കളൊക്കെ അങ്ങനെയല്ല, പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെയുള്ള അവസ്ഥാന്തരങ്ങളാണ് അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പ്രാചീന വ്യാഖ്യാതാക്കളെല്ലാം പ്രളയം എന്ന് പറഞ്ഞാൽ മരണം അർത്ഥമെടുത്തിരിക്കുന്നു. മരണശേഷം ഉത്തമമായ ലോകങ്ങളെ പ്രാപിക്കുന്നു, ഉത്തമ ഉപാസകന്മാർ പ്രാപിക്കുന്ന ലോകങ്ങളെ പ്രാപിക്കുന്നു, സത്വത്തിന്റെ വൃദ്ധിയുണ്ട് എന്നർത്ഥം. അപ്പോൾ സത്വത്തിന്റെ വൃദ്ധി മാത്രം മതി അങ്ങനെയുള്ളവർക്ക് അത്തരം ലോകങ്ങളെ പ്രാപിക്കുന്നത്. തത്വ അഭിവൃദ്ധിക്ക് വേണ്ടി അവർ ചെയ്തിട്ടുള്ള സാധനകൾ അവർക്ക് ദിവ്യമായ ജന്മങ്ങളെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരം ലോകങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ, ഉപാസനകളും മറ്റും കൂടാതെ തന്നെ പ്രാപിക്കും എന്നുകൂടെ അത് സൂചിപ്പിക്കുന്നു. രജസി പ്രളയം ഗത്വ കർമ്മസംഗിഷു ജായത്തെ തഥാ പ്രളീനസ്തമസി മൂഢയോനിഷു ജായത്തെ. രജസി ഗുണേ വിവൃദ്ധ പ്രളയം മരണം ഗതാ പ്രാപ്യ കർമ്മസംഗിഷു കർമ്മശക്തിയുക്തേഷു മനുഷ്യേഷു ജായതേ. രജസ് വർദ്ധിച്ചിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഈ ഗുണങ്ങളെന്ന് പറയുന്നത് ഗുണങ്ങളിൽ പരിവർത്തനം വരുത്താൻ ജീവന് സ്വാധീനമുണ്ട്, ജീവനതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം പരിശ്രമം കൊണ്ട് ഗുണങ്ങളെ മാറ്റാം, സാത്വികമായ ഗുണത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ആ ജീവന് എല്ലാ തരത്തിലും തന്റെ വാക്കായ മനവ്യാപാരങ്ങളെല്ലാം പ്രവൃത്തികളെല്ലാം ശുദ്ധമാക്കിയാൽ സ്വാഭാവികമായിട്ടും അയാളുടെ ഗുണങ്ങളിൽ പരിവർത്തനം വന്ന് ആഹാരം ഉൾപ്പെടെ അതിനടുത്ത് ചർച്ച ചെയ്യും ആഹാരത്തിന്റെ കാര്യം. അതുൾപ്പെടെ അതെല്ലാം ആവശ്യമായി വരുന്നതുകൊണ്ടാണ് ഈ ഗുണപരിവർത്തനം വരുന്നു. ഗുണം ഇത് ഈ നമ്മുടെ പ്രവൃത്തികളും ചിന്തയും വാക്കും എല്ലാ ചലനങ്ങളും ഗുണങ്ങളെ സ്വാധീനിക്കുന്നു, അങ്ങനെ ഗുണത്തിൽ പരിവർത്തനം വരുന്നു, സാത്വികമായ അവസ്ഥയെ പ്രാപിക്കുന്നു. അതൊരു ജീവൻ പ്രയത്നിച്ച് നാടേണ്ട കാര്യമാണ്. അതോടൊപ്പം മറ്റ് ആധ്യാത്മിക സാധനങ്ങളുമെല്ലാം സത്സംഗം, മന്ത്രം, ജപം, ധ്യാനം, ഗുരുപദേശം, സേവ, ഇതെല്ലാം സേവ എന്ന് പറയുമ്പോൾ നിഷ്കാമ ഭാവനയിൽ ചെയ്യുന്ന സേവ, ഈശ്വരാർപ്പണമായി ചെയ്യുന്ന സേവ, ഇതെല്ലാം അന്ധകരണത്തിൽ സാത്വികമായ പരിവർത്തനത്തെ ഉണ്ടാക്കുന്നു. സാത്വിക പരിണാമം അന്ധകരണത്തിൽ സംഭവിക്കുന്നു. ഇതെല്ലാം യത്നസാധ്യമാണ്. അങ്ങനെ സാത്വികമായ പരിണാമത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയും അതേസമയം ഈ ഗുണാതീതനാകുന്നതിന് വേണ്ടിയുള്ള വിശേഷമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ അതിലയാൾക്ക് പുരോഗമിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ആ ഗുണപരിവർത്തനം കൊണ്ട് സ്വാഭാവികമായിട്ടും പ്രകൃതിയുടെ നിയമമനുസരിച്ച് ആ ജീവൻ ദിവ്യലോകങ്ങളെ പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ഇതോടൊപ്പം അതിനനുസരിച്ചുള്ള ഉപാസനകൾ ചെയ്താലും ആ ദിവ്യലോകങ്ങളെ പ്രാപിക്കും. മറിച്ച് അങ്ങനെ ഒരു സാത്വികമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള യത്നങ്ങളൊന്നും ചെയ്യാതെ രജസി ഗുണേ വിവൃദ്ധേ, രജോഗുണം വർദ്ധിക്കുന്നു, കർമ്മം തന്നെ ചെയ്യുന്നു, കർമ്മത്തിനോടുള്ള രാഗം കൊണ്ട് കർമ്മം ചെയ്യുന്നു, അത് താല്പര്യപൂർവ്വം ചെയ്യുന്നു, വളരെ ഉത്സാഹപൂർവ്വം ചെയ്യുന്നു. അപ്പോൾ ആ കർമ്മ സംസ്കാരങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. കർമ്മ സംസ്കാരം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് രാജസ പരിണാമം അന്ധകരണത്തിന് സംഭവിക്കുന്നു. അതാണ് രജസി ഗുണേ വിവൃദ്ധി പ്രളയം മരണം ഗത്വ. അങ്ങനെ അതിന്റെ ഒരു പരമമായ അവസ്ഥയിൽ, ഒരു ശ്രേഷ്ഠമായ അവസ്ഥയിൽ, താമസമായ പരിവർത്തനത്തെ അപേക്ഷിച്ച് ശ്രേഷ്ഠമായ ആ രജസിന്റെ ആ പരിണാമത്തിൽ മരണം പ്രാപിച്ചു കഴിഞ്ഞാൽ കർമ്മസംഗിഷു കർമാസക്തി യുക്തേഷു മനുഷ്യേഷു ജായതേ. കർമ്മസംഗികളായ ആരാണ് മനുഷ്യർ? പൊതുവെ മനുഷ്യനെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ കർമ്മസംഗികളാണ്. മനുഷ്യർ പൊതുവെ കർമ്മപ്രിയന്മാരാണ്. തമോ ഗുണത്തിന്റെ ആധിക്യത്തിൽ കർമ്മങ്ങൾ കുറയുമെങ്കിലും പൊതുവെ മനുഷ്യൻ കർമ്മപ്രിയരാണ് മനുഷ്യർ മറ്റ് ജീവികളേക്ക് അപേക്ഷിച്ച്. അതുകൊണ്ടാണ് അവൻ പുതിയ പുതിയ കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും എന്തെങ്കിലും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും അവന് പ്രവർത്തിക്കുന്നു. മറ്റൊന്നിനും വേണ്ടി അല്ലെങ്കിലും അവന്റെ ആഹാരാദി കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും അവൻ നിരന്തരം ഓരോന്ന് ആലോചിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മാനസികമായും ശാരീരികമായും വാചികമായുമുള്ള കർമ്മങ്ങൾ മറ്റു പ്രാണികളെ അപേക്ഷിച്ച് ഏത് താമസങ്ങളിലും കൂടുതലാണ് മനുഷ്യർ. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? മരണശേഷം മനുഷ്യേഷു ജായതേ, അവൻ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കും. മനുഷ്യ ജന്മത്തിൽ വന്നു കഴിഞ്ഞാലോ അവൻ കർമ്മം സഹജമായി തന്നെ വന്നു ചേരും. അത് ചിലപ്പോൾ ശാസ്ത്രീയമായ വൈദികമായ കർമ്മങ്ങളാകാം, ചിലപ്പോൾ ലൗകികമായ കർമ്മങ്ങളാകാം. ആദ്യ വ്യത്യാസമേ വരത്തുള്ളൂ. ചിലപ്പോൾ സത്കർമ്മങ്ങളാകാം, ചിലപ്പോൾ ദുഷ്കർമ്മങ്ങളാകാം, ചിലപ്പോൾ സ്വാർത്ഥമായിട്ടായിരിക്കും, ചിലപ്പോൾ നിസ്വാർത്ഥമായിട്ടായിരിക്കും. എന്തായാലും മനുഷ്യൻ എന്ന് പറയുന്ന ജന്മം അത് കർമ്മത്തിനുള്ള ജന്മമാണ്. കർമ്മത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് അവിടെ രാജസനെന്നും താമസനെന്നും പറയുന്നത്. തഥാ തദ്വദേവ പ്രലീനോ മൃത തമസി. മുമ്പ് സാത്വികന്റെയും രാജസന്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞതുപോലെ ഈ തമസങ്ങോട്ട് വർദ്ധിച്ചിട്ട്, രജസ് വർദ്ധിച്ചിട്ട് മൃത മരിച്ചു കഴിഞ്ഞാലോ അവൻ മനുഷ്യജന്മത്തിൽ ജനിക്കുന്നു. മറിച്ചാണെങ്കിൽ രജസിന്റെയും സത്യത്തിന്റെയും കാര്യം പറഞ്ഞതുപോലെ പ്രലീന മൃത തമസി വൃദ്ധേ, തമസ് വർദ്ധിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാലോ മൂഢയോനിഷു, മൂഢയോനികൾ ജനിക്കുന്നു. മൂഢയോനികൾ എന്ന് പറഞ്ഞാൽ ലേശം പോലും കർമ്മത്തിന് അർഹതയില്ലാത്ത ജന്മങ്ങളിൽ ജനിക്കുന്നു എന്ന് വെച്ചു. ലേശം പോലും എന്ന് വെച്ചാൽ വാചികമായോ മാനസികമായോ ശാരീരികമായോ ക്ഷണം പോലും, ലവലേശം പോലും കർമാധികാരമില്ലാത്ത ജന്മങ്ങളിൽ വരുന്നു. ഏതാണത്? പശുവാദിയോനി. പശു എന്ന് വെച്ചാൽ മൃഗങ്ങൾ, പ്രാണികൾ. ആ മൃഗയോനികൾ ജനിക്കുന്നു. ചെറിയ ചിന്തിക്കും, അവർക്കുണ്ടല്ലോ വാക്കും ചിന്തയും, അതിന്റെ മൃഗത്തിന്റെ ഭാഷയിലാണെങ്കിലും പ്രവൃത്തിയുണ്ടല്ലോ. അവന് ലേശം പോലും കർമ്മമില്ല എന്നിങ്ങനെ പറയാൻ പറ്റും. അവിടെ ഈ കർമ്മം നടക്കുന്നുണ്ടല്ലോ. അവിടെ നടക്കുന്നതിന് കർമ്മം എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന മനുഷ്യ ജന്മത്തിൽ നടക്കുന്ന കർമ്മങ്ങളല്ല അവിടെ. കാരണം വിവേകത്തിന്റെ വിവേകമുള്ളിടത്തെ കർമ്മം നടക്കും. മൃഗങ്ങളിലും മറ്റും കാണുന്നതും കർമ്മം തന്നെ, പക്ഷെ അതിനെ ഇവിടെ കർമ്മമെന്ന് പറയത്തില്ല. അതിന് വെറും ചേഷ്ട, ജീവചേഷ്ട എന്ന് പറയും. എന്തുകൊണ്ട്? അവിടെ വിവേകം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിൽ നടക്കുന്ന പ്രവൃത്തികളെല്ലാം എന്താണ്? സഹജമായ പ്രവൃത്തികൾ. സഹജമായ പ്രവൃത്തിക്ക് ഉള്ളൊരു പ്രത്യേകത എന്താണ്? അത് ഫലത്തെ കൊടുക്കത്തില്ല, അതിൽ നിന്ന് ഫലം ഉണ്ടാകത്തില്ല. ഫലമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രവൃത്തി പ്രപഞ്ചത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ ഒരു ഫലമുണ്ടാകും. അത് പ്രകൃതിയുടെ നിയമം. സഹജമായ ചേഷ്ടകൾക്കും അതിൻ്റെതായ ഫലമുണ്ട്. പക്ഷെ ഇവിടെ ഫലമെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ? ജന്മത്തിന് കാരണമായിരിക്കുന്ന ഫലങ്ങൾ, അതുണ്ടാകത്തില്ല. എന്നുവെച്ചാൽ മൃഗചേഷ്ടകളിൽ അവയ്ക്കും ആ ചേഷ്ട ഉണ്ട്, സുഖദുഃഖാദി ഫലങ്ങളുണ്ടാകും, അത്രേ ഉണ്ടാകത്തുള്ളൂ. അതല്ല ഇവിടെ ഫലമെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ആഹാര മൈഥുനാദികളിൽ നിന്നും മൃഗങ്ങൾക്കുണ്ടാകും സുഖദുഃഖാദി അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നു, പക്ഷേ ജന്മകാരണമായ ഫലം അവർക്കുണ്ടാകുന്നില്ല. അതാണ് മൃത തമസി വിവൃദ്ധി. മൃതനായി തമസ് വർദ്ധിച്ച് മൃതനാകുന്ന ഈ മറ്റു ജീവയോനികളിൽ അവിടെ എന്താണ്? കർമ്മമേ ഇല്ല. അതിൽ നടക്കുന്ന ചേഷ്ടകളെ, അവരുടെ ആഹാര വിഹാരങ്ങളെയൊന്നും കർമ്മങ്ങളായിട്ട് കണക്കാക്കുന്നില്ല. കാരണം അതിന് ജന്മമാകുന്ന ഫലത്തെ കൊടുക്കുന്നതിന് ശേഷി. അതെല്ലാം കേവലം അതിൻ്റെ അനുഭവത്തിന് വേണ്ടി മാത്രമുള്ള, മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ജന്മങ്ങളാണ്. ആ ജന്മത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നു. ആ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ആ ജന്മത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അവിടെ ചെയ്യുന്ന, അവിടെ കർമ്മം നടക്കുന്നില്ല. അതുകൊണ്ട് അവിടെ കാണുന്ന ചേഷ്ടകൾ ഭാവിയിലെ സുഖദുഃഖത്തിന് കാരണമാകത്തില്ല, ഭാവിയിലെ ജന്മത്തിന് കാരണമാകാത്തതുകൊണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജന്മമേ ഉള്ളൂ. ആ ജന്മത്തിൽ പൂർവ്വ പാപത്തിന്റെ ഫലം, പുണ്യത്തിന്റെ ഫലമല്ല, പൂർവ്വപാപത്തിന്റെ ഫലം അനുഭവിക്കുന്നു. ആ കർമ്മം ഒടുങ്ങുമ്പോൾ അടുത്ത ജന്മത്തെ പ്രാപിക്കുന്നു. അടുത്ത മനുഷ്യജന്മം പ്രാപിക്കുന്നതുവരെ മൃഗജന്മങ്ങൾ അങ്ങനെ കേവലം കർമ്മഫലത്തിന്റെ ഭോക്താക്കളായി മാത്രം ജീവിച്ചു പോകുന്നു. ശരീരം കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അതൊന്നും കർമ്മങ്ങളല്ലാതായിത്തീരുന്നു, ജന്മഫലത്തെ ഉണ്ടാക്കാത്തതുകൊണ്ട്. അതിന് പ്രധാന കാരണം എന്താണ്? അവിടെ വിവേകമില്ല. കേവല ചേഷ്ട എന്ന് പറയുന്നത് ജന്മഫലത്തെ കൊടുക്കുന്നതിന് പര്യാപ്തമല്ല. അത് മനുഷ്യനെ സംബന്ധിച്ചായാലും അങ്ങനെയാണ്. അവന്റെ കേവലമായ ശാരീരികമായ ചേഷ്ടകൾ, അവന്റെ വിവേകം, അറിവ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാത്ത സഹജമായ ചേഷ്ടകൾ, അത് ജന്മത്തിന് കാരണമല്ല. ഉദാഹരണം, ശരീരത്തിൽ നടക്കുന്ന പ്രാണവ്യാപാരങ്ങൾ, ശ്വാസോച്ഛ്വാസം പോലെയുള്ള വ്യാപാരങ്ങൾ ശരീരത്തിൽ നടക്കുന്നു, സഹജമായി നടക്കുന്ന കർമ്മങ്ങളാണ്. ഇത് എല്ലാ ജീവന്മാരിലും ഒരുപോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സ്വേച്ഛയാ ചെയ്യുന്ന കർമ്മമല്ല, അഹന്തയോടുകൂടി ചെയ്യുന്ന കർമ്മമല്ല. അതിൽ ജീവൻ ബോധപൂർവം അതിൽ അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിമാനിച്ചാലും അഭിമാനിച്ചില്ലെങ്കിലും അത് നടന്നോളും. അത്തരം കർമ്മങ്ങൾ ഫലത്തെ ഉണ്ടാക്കുന്നതല്ല, എന്നുവെച്ചാൽ ജന്മഫലത്തെ ഉണ്ടാക്കുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഒരു പ്രവൃത്തിക്ക് അതിൻ്റെതായ ഫലം ഉണ്ടാകും, അത് മൃഗങ്ങളിൽ പോലും ഉണ്ട്. പക്ഷേ ജന്മത്തിന് കാരണമായ ഫലത്തെ അത് ഉണ്ടാക്കുന്നില്ല. അതാണ് മൂഢയോനി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് ഒരാൾ സാത്വികത ആർജിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് ജന്മഫലം ഉണ്ടാകുന്നു. രാജസ്വഭാവങ്ങളെ, രാജസ്വപരിണാമങ്ങളെ വർദ്ധിപ്പിച്ചാലും അയാൾക്ക് ജന്മഫലം ഉണ്ടാകുന്നു. ആ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വിവേകശൂന്യമായി, അതുപോലെ അവിടെ വിവേകത്തെ മുഖ്യമായി അവലംബിക്കാതെ അല്പമായ വിവേകത്തെ മാത്രം ആശ്രയിച്ച്, അതാണ് വിവേകശൂന്യത എന്ന് പറയുന്നത്. നിശേഷമായ വിവേകാഭാവമാണ്, പര്യാപ്തമായ വിവേകമില്ല. ജന്മകാരണമായ ഒരു ശരീരത്തെ സൃഷ്ടിക്കുന്നതിന് ഉള്ള വിവേകമേ ഉള്ളൂ അവിടെ, അല്പമായ വിവേകം. ആ വിവേകത്തെ ആശ്രയിച്ചുകൊണ്ട് ആ ജീവൻ ആ ശരീരത്തിൽ വളരെ മന്ദമായി അലസമായി ജീവിക്കുകയാണ്. അപ്പോൾ അവന്റെ അന്ധകരണത്തിന് വെറും താമസമായ പരിണാമം മാത്രം സംഭവിക്കുന്നു. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ജന്മമുണ്ട്, കാരണം മനുഷ്യ ശരീരത്തിലാണ് അവൻ ലേശം വിവേകത്തെ ആശ്രയിച്ച്. അതുകൊണ്ട് അവന് ജന്മമുണ്ട് അവൻ, പക്ഷേ ജനിക്കുന്നതോ അടുത്ത മൃഗയോനികളിലാണ്. അവിടെ കേവലം ചേഷ്ടാമാത്രനായി, ചേഷ്ടകൾ മാത്രം നിർവഹിച്ച് ആ കർമ്മഫലത്തെ അനുഭവിച്ച് അതുവരെ സഞ്ചിതമായ കർമ്മത്തിൽ നിന്നും ആ മൃഗജന്മത്തിന് കാരണമായിരിക്കുന്ന സംസ്കാരം പ്രബുദ്ധമായി വരുമ്പോൾ ആ സംസ്കാരത്തിന് ഫലമായി ഉണ്ടാകുന്ന ആ മൃഗയോനിയിൽ ജനിച്ച് ജീവിച്ച് അവൻ മരിച്ചു പോകുന്നു. അത് മനുഷ്യജന്മത്തിലിരുന്ന് തമസിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജന്മമാണ് പശുവാദി യോനിഷു ജായതി എന്ന് പറയുന്നു. ചിലർക്ക് സംശയം വരും, ആ മൃഗജോനി എന്ന് വരുന്നത് പൂർണ്ണമായും താമസമാണ്. അപ്പൊ താമസമായ അതിൽ ജനിച്ച് ജീവിക്കുന്ന ഒരുവന് പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ സാത്വിക രാജസമായ ജന്മങ്ങൾ എങ്ങനെ കിട്ടും, മനുഷ്യജന്മത്തിൽ എങ്ങനെ വരാൻ പറ്റും? കാരണം തമസിന്റെ ആധിക്യം കൊണ്ടാണ് മൃഗജന്മം കിട്ടിയത്. മൃഗജന്മം പൂർണ്ണമായും തമസ്. അതിൽ നിന്ന് പിന്നെ അവൻ എങ്ങനെ പുരോഗമനം ഉണ്ടാവും, മുകളിലോട്ട് എങ്ങനെ സ്ഥാനക്കയറ്റം ഉണ്ടാവും എന്ന് സംശയിക്കും. അവന് പറയുന്നത് എന്താണ്? അതായത് കർമ്മം ഫലം കൊടുക്കുന്നത് സഞ്ചിതമായ സർവകർമ്മത്തിന്റെ ആകത്തുകയിൽ നിന്നാണ് ഫലം കൊടുക്കുന്നത് ഓരോ ജന്മത്തിനും. അപ്പൊ ആകത്തുക എങ്ങനെയാണ് നിൽക്കുന്നത് അതനുസരിച്ച് കൊടുക്കുന്നു. അപ്പൊ വർദ്ധിച്ച തമസാണ് ആ ജന്മത്തിൽ കർമ്മഫലം നൽകുന്നതിന്. അതും കർമ്മത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? കർമ്മം സഞ്ചയിച്ചാൽ മാത്രം പോരാ, അനേക ജന്മങ്ങളുടെ കർമ്മങ്ങൾ ഒരു ജീവനിൽ സഞ്ചയിച്ചാലും ജന്മത്തിന് കാരണമായ കർമ്മം അത് പ്രത്യേകമാണ്. ചില കർമ്മങ്ങളുടെ ഫലം ശീഘ്രം തന്നെ ജന്മത്തെ കൊടുക്കുന്നു, ചില കർമ്മങ്ങളുടെ ഫലം അത് ശക്തമാണെങ്കിലും താമ വളരെ കഴിഞ്ഞ് അത് ജന്മത്തെ കൊടുക്കുന്നു. അതുകൊണ്ട് ശക്തമായ ഫലത്തെ കൊടുക്കുന്ന കർമ്മ സംസ്കാരം പ്രവൃദ്ധമായി തീരുമ്പോൾ അതിനനുസരിച്ചുള്ള ജന്മം ഉടൻ കിട്ടുന്നു. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ എന്താണ്, ഒരിക്കലും അന്ധകരണൻ രാജസമായോ തമസമായോ സാത്വികമായോ മാത്രം ഇരിക്കത്തില്ല. ഒരു കാലത്ത് ഒരു ദേശത്ത് പെട്ടെന്നതിൽ തമോവൃദ്ധി ഉണ്ടായി, ഉണ്ടായാൽ ഉടൻ അതിന് ഫലമുണ്ടാകുന്നു മൃഗജലം. അതിനർത്ഥം ആ ജീവന്റെ അന്ധകരണത്തിൽ രജസ് സത്വം ഇല്ലാന്നല്ല, അവിടെ രജസ് സത്വമെല്ലാം ഉണ്ട്. അത് ലേശമെങ്കിലും കാണുമത്. അപ്പോൾ അതിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നു, അത് ഇതിനപേക്ഷിച്ച് ദുർബലമാണ്. താമസികമായ പരിണാമത്തെ അപേക്ഷിച്ച് ദുർബലമായതുകൊണ്ട് ശക്തമായ പരിണാമം ഉടൻ ജന്മം കൊടുക്കുന്നു. അതിനനുസരിച്ചുള്ള ജന്മമാണ് മൃഗജന്മം. അത് കഴിഞ്ഞു അതിലിരിക്കുന്ന ദുർബലമായ പരിണാമങ്ങളനുസരിച്ച് എന്ത് വരുന്നു, അവന് വീണ്ടും മനുഷ്യജന്മത്തിൽ വരാം. അപൂർവ സംസ്കാരമനുസരിച്ച് മനുഷ്യജന്മത്തിൽ വന്നാലോ അവിടെ അവന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവിടെ നേരത്തെ പറഞ്ഞല്ലോ വിവേകമുണ്ട്. ആ വിവേകം കൊണ്ട് അവന്, വിവേകം എന്ന് പറയുമ്പോൾ ഇവിടെ തിരിച്ചറിവെന്നുള്ള അർത്ഥത്തിലല്ല, അവന് ഈശ്വരപ്രാപ്തിയെക്കുറിച്ചും ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങളെക്കുറിച്ചും ആധ്യാത്മിക സാധനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള അറിവ്, അതാണ് വിവേകം എന്ന് പറയും. ആധ്യാത്മിക ഭാവങ്ങളെക്കുറിച്ചുള്ള അറിവ്, ആധ്യാത്മികമായ ജ്ഞാനം, അതിനെ വിവേകം എന്ന് പറയും. ഭൗതികമായ ജ്ഞാനമല്ല, ഭൗതികമായ ജ്ഞാനം മൃഗങ്ങൾക്കുണ്ട്. എന്നുവെച്ചാൽ അതും എന്ത് ചെയ്യുന്നു, സന്താനങ്ങളെ ഉണ്ടാക്കുന്നു, വളർത്തുന്നു, വീട് വയ്ക്കുന്നു, എല്ലാ കാര്യങ്ങളും അതും ചെയ്യുന്നു. അത് മൃഗത്തിന് സാധ്യമായ കാര്യമാണ്. പക്ഷേ ആദ്യ ഭൗതികമായ ജ്ഞാനം, അതാണ് മൃഗങ്ങൾക്കും മനുഷ്യനും ഉള്ള ജ്ഞാനത്തിലെ വ്യത്യാസം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദിഭൗതികം, ആധ്യാത്മികം, ആദ്യ ദൈവികം, മൂന്ന് തരത്തിലുള്ള അറിവുണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവിടെ ആദിഭൗതികമായ ജ്ഞാനം മാത്രമേ ഉള്ളൂ. മറ്റതിന്റെ സംസ്കാരം ഉണ്ടായിരിക്കും, പക്ഷെ അത് ലീനമാണ്. അപ്പോ വിവേകം എന്ന് പറയുന്നത് അതാണ്, ആദിദൈവികമായും ആധ്യാത്മികമായുള്ള അറിവുണ്ടാകുക. സാധാരണ മനുഷ്യർ പറയുന്നത് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു, മൃഗങ്ങൾക്ക് വിവേകമില്ല, മനുഷ്യന് വിവേകമുണ്ടെന്ന്. അവിടെ വിവേകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും മൃഗങ്ങൾ മനുഷ്യരെക്കാളും വിവേകമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പല ഭാഗങ്ങളിലും അതിന് വിവേകമുണ്ട്. മനുഷ്യനെക്കാളും പ്രത്യേകമായ കഴിവുകളുണ്ട് മൃഗങ്ങൾക്ക്. മനുഷ്യനില്ലാത്ത അറിവുകൾ അതിനുണ്ട്. വിശിഷ്ടമായ ജ്ഞാനം മൃഗങ്ങൾക്കുണ്ട്. അപ്പോൾ ആ വിശിഷ്ടമായ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലുള്ള വിവേകം, മറിച്ച് ഈ ആദിദൈവികവും ആധ്യാത്മികവുമായ ജ്ഞാനങ്ങൾ, അത് മൃഗങ്ങൾക്കില്ല. അതില്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു, വിവേക അഭാവം കൊണ്ട് അവയ്ക്ക് ഈ രണ്ട് ജ്ഞാനങ്ങളും കൊണ്ടും ചെയ്യേണ്ട പ്രവൃത്തികൾ, ആധ്യാത്മിക സാധനങ്ങളോ മറ്റു ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഗുണപരിവർത്തനത്തിനുള്ള ഇച്ഛാശക്തി അവയ്ക്കുണ്ടാകുന്നില്ല. മനുഷ്യജന്മം വരുമ്പോഴോ അവന് ഗുണപരിവർത്തനത്തിനുള്ള ഇച്ഛാശക്തി ഉണ്ട് അവിടെ. കാരണം അവനിൽ ആധ്യാത്മികവും ആദിദൈവികവുമായ ജ്ഞാനം ഉള്ളതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ പൂർവ്വ സംസ്കാരം കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ അവൻ ആഗ്രഹിക്കും. ആഗ്രഹിച്ചിട്ട് അവൻ അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ഗുണപരിണാമം അവന് സംഭവിക്കുന്നു. അപ്പോൾ രാജസമായ പരിണാമമാണെങ്കിൽ അവൻ വീണ്ടും മനുഷ്യജന്മത്തിലേക്ക് വരുന്നു. സാത്വികമായ പരിണാമമാണെങ്കിൽ അവൻ ദേവഗന്ധർവ ലോകങ്ങളിലേക്ക് അവന് ജന്മം ഉണ്ടാകുന്നു. അതാണ് ഇവിടെ ദിവ്യമായ ലോകങ്ങളിൽ അവന് ജന്മം ഉണ്ടാകുന്നു. അതാണ് ഇവിടെ പറയുന്നത്, മൂഢയോനിഷു പശുവാദി യോനിഷു ജായന്തി. അതുകൊണ്ട് മനുഷ്യജന്മത്തിൽ നിന്ന് മൃഗജന്മത്തിലേക്കും പോകാം, മൃഗജന്മത്തിൽ നിന്ന് തിരിച്ച് മനുഷ്യജന്മത്തിലേക്കും വരാം, അവന്റെ പൂർവ്വ സംസ്കാരം അനുസരിച്ച്. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രമാണമായിട്ട് പറയുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. രജസി പ്രളയം തത്വ, രജോ ഗുണത്തിൽ മരണം സംഭവിച്ച് എന്നുവെച്ചാൽ രജസിന്റെ ആധിക്യത്തിൽ. കർമ്മസംഘിഷ ജായസേ, കർമ്മസംഘികളായ മനുഷ്യ യോനികളിൽ ജനിക്കുന്നു. തഥാ അതുപോലെ തമസി പ്രളീനഹ, തമസിന്റെ വൃദ്ധിയിൽ മരിച്ചു കഴിഞ്ഞാൽ. ഇവിടെ മരിക്കുക എന്ന് പറയുന്ന ആരുദ്ദേശമാണ്, മനുഷ്യരുടെ ഉദ്ദേശമാണ് പറയുന്നത്. മറ്റ് ജന്മങ്ങളിൽ മരിക്കുന്ന കാര്യമില്ല, അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. മറ്റ് ജന്മങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. മൃഗമായി ജനിച്ചാൽ മൃഗമായിട്ടേ മരിക്കാൻ പറ്റും. അവിടെ തമസ് കൊണ്ട് മരിക്കുന്നു, അതുകൊണ്ട് അവൻ വീണ്ടും മൃഗമാകും എന്ന് വരുന്നില്ല. കാരണം അത് കർമാധികാരമുള്ള ജന്മങ്ങളല്ല, ദേവന്മാരുടെ ജന്മം പോലും. മനുഷ്യജന്മത്തിൽ മാത്രമേ കർമാധികാരമുള്ളൂ. മനുഷ്യജന്മത്തിൽ മാത്രമേ സ്വേച്ഛയാ ഗുണങ്ങൾക്ക് പരിണാമം സംഭവിച്ച് അടുത്ത ജന്മത്തെ സ്വയം തീരുമാനിക്കാൻ പറ്റൂ. അത് ദേവജന്മത്തിലും സാധ്യമല്ല, മൃഗജന്മങ്ങളിലും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ മരിക്കുക എന്ന് പറയുന്നത് മനുഷ്യജന്മത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ചിലർക്ക് സംശയം വരും, മൃഗജന്മങ്ങളിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കും, പക്ഷെ ദേവജന്മങ്ങളിൽ എന്തുകൊണ്ട് സാധ്യമല്ല? ദേവജന്മങ്ങളിൽ സാധ്യമല്ല എന്ന് പറയുന്ന അത് കേവലം പുണ്യഫലമായി ജനിക്കുന്നതാണ്. ദേവജന്മങ്ങളെയും മൃഗജന്മങ്ങളെയും പറയുന്ന എന്താണ്? അത് ഭോഗ ഭൂമികകളാണ്. എന്നുവെച്ചാൽ ഫലാനുഭവങ്ങളുടെ മാത്രം, ഫല അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ കർമാധികാരമില്ല. അത് മൃഗങ്ങൾക്കും വിവേകമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പോ അതിന് സഹജമായി വരുന്ന വിവേകങ്ങൾ പോലെ വാസ്തവത്തിൽ അവർക്ക് വേണ്ടി വരുന്ന വിവേകം എന്ന് പറയുന്നത് അവരുടെ ഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള വിവേകം അത്രയേ ഉള്ളൂ. അവിടെ എന്താണോ കർമ്മഫലമായി അവർക്ക് അനുഭവിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്, അനുഭവം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ഈ മൃഗജന്മങ്ങളിലാണെങ്കിലോ മൂഢത, രാഗദ്വേഷങ്ങളുടെ ഫലങ്ങൾ എല്ലാം അവിടെ അനുഭവിക്കേണ്ടി വരുന്നത്. ആ ഫലാനുഭവത്തിന് ഒരു വിവേകം ആവശ്യമാണ്, അത് വേണം. ദേവജന്മങ്ങളിൽ എന്താണ്? പുണ്യത്തിന്റെ ഫലമാണ്. ആ പുണ്യഫലം അനുഭവിക്കുന്നതിനുള്ള വിവേകം ഉണ്ടാകും. ഉണ്ട്, വിവേകം ഉണ്ടെന്നാ പറഞ്ഞത്. ഭോഗത്തിനുള്ള വിവേകം, കർമ്മത്തിനുള്ള വിവേകമില്ല. കർമ്മം ചെയ്താലും വീണ്ടും ജന്മകാരണമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജന്മം ഉണ്ടാകത്തോ, അതിനനുസരിച്ച്. അവിടെ അതല്ല, പുണ്യഫലം അനുഭവിച്ചു തീർക്കുക അത്രയേ ഉള്ളൂ. താൻ ആർജിച്ച പുണ്യത്തിന്റെ ഫലത്തെ അനുഭവിച്ചു തീർക്കുക, ആ ഒരു ജോലി അവിടെയുള്ളൂ. അത് കഴിയുമ്പോൾ ക്ഷീണ പുണ്യ പറഞ്ഞിട്ടുണ്ട്, മർത്യ ലോകം വിശന്തി. ക്ഷീണം, ആ പുണ്യം ക്ഷീണിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് ജനിക്കുന്നത് അവിടുത്തെ കർമ്മം അനുസരിച്ചല്ല, കാരണം അവിടെ കർമ്മമില്ല. അതിന് മുമ്പുണ്ടായിരുന്ന അവൻ ആർജിച്ചിരുന്ന കർമ്മത്തിന്റെ ഫലമായിട്ടാണ് വീണ്ടും ജനിക്കുന്നത്. അതിന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യലോകത്തിൽ വരുന്നു എന്ന് പറയുന്നു. മനുഷ്യലോകത്തിൽ തന്നെ വരണം, നിർബന്ധമൊന്നുമില്ല. എന്നാണ് കൂടുതൽ സാധ്യത, അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും കർമ്മഫലം, കർമാധികാരമുള്ളിടത്തുള്ള കർമ്മഫലം, അതാണ് അതാണ് സംഭവിക്കുന്നത്. കർമാധികാരം നിശ്ചയിക്കുന്നത് മനുഷ്യലോകത്ത് വെച്ചാണ്. മനുഷ്യലോകത്ത് വെച്ച് കർമാധികാരങ്ങൾ നിശ്ചയിച്ച് ആ കർമ്മങ്ങൾക്കനുസരിച്ച് അവൻ കർമ്മം ചെയ്ത് ദേവലോകത്ത് പോയി ആ പുണ്യങ്ങളെ അനുഭവിച്ച് അവിടെ വേറെ സംശയം ചോദിക്കാം. അതായത് ദേവലോകത്ത് നിന്നും പതിക്കുന്നതായിട്ട് ഉദാഹരണങ്ങളുണ്ട്, അവിടെയും പതിക്കുന്നു. അപ്പോൾ അവിടെയും കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ദേവലോകത്ത് നിന്നും പതിക്കുന്നതും അവിടെ ബാക്കി നടക്കുന്നതൊക്കെ നിമിത്തങ്ങളാണ്. കർമ്മമെന്ന് പറയുന്നത് എന്താണോ, ഈ മനുഷ്യലോകത്തിൽ വെച്ച് ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് തന്നെ ചിലപ്പോൾ ദേവലോകത്തിൽ ദേവസ്ഥാനം നഷ്ടപ്പെടാം, ഇവിടെ ചെയ്യുന്ന ഹിംസയുടെയും മറ്റും ഫലമായിട്ട് അവിടെ ദുഃഖങ്ങൾ അനുഭവിക്കാം, അതും പറയുന്നുണ്ട്. ദേവലോകത്തിൽ പോകുന്നവരെന്തുകൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു? എങ്ങനെ അസുരന്മാരും ഒന്നും ആക്രമിക്കുമ്പോൾ അവിടുന്ന് സ്ഥാനഭ്രഷ്ടന്മാരാകുന്നു പലതരത്തിലും. അതൊക്കെ ഈ മനുഷ്യലോകത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ, ദേവൻ അഹങ്കരിച്ചിട്ട് വീണ്ടും നരകത്തെ പ്രാപിക്കുന്നു എന്നൊക്കെ പറയുന്നു, അതെല്ലാം മനുഷ്യലോകത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത് പല ഭാഗങ്ങളിലായിട്ട് പുരാണങ്ങളിൽ സാഖ്യയോഗ ശാസ്ത്രങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇതിഹാസങ്ങളിൽ അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വേദാന്ത അദ്വൈത ഗ്രന്ഥങ്ങളിലും ചിലയിടത്തൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സർവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ദേവന്മാർ കർമാധികാരികളല്ല. പക്ഷേ ദേവന്മാർ ആത്മവിദ്യയ്ക്ക് അധികാരികളായിത്തീരുന്നു. മൃഗങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു പ്രത്യേകത അതാണ്. അത് സംഭവിക്കാം. ദേവന്മാർക്ക് ആത്മവിദ്യയുടെ അധികാരം ഉണ്ടാകാം. അതും പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതിന് കാരണം എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം തമസിന്റെ വൃത്തി കൊണ്ടാണ് മൃഗജന്മത്തെ കിട്ടുന്നത്. അപ്പോൾ അവിടെ ആത്മവിദ്യയ്ക്കുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പോൾ ചിലർ പെട്ടെന്ന് ചോദിക്കും, ഹനുമാൻ, ഗരുഡൻ തുടങ്ങിയവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മൃഗപക്ഷികളൊക്കെയാണ്, അവർക്കൊക്കെ ജ്ഞാനം കിട്ടിയതോ എന്ന് ചോദിക്കും. അങ്ങനെയും ചിലർ സംശയിക്കാറുണ്ട്. അതൊക്കെ ദേവയോനികളാണ്, മനുഷ്യയോനികളല്ല. അവരൊന്നും മൃഗങ്ങളല്ല. മൃഗങ്ങളാണെങ്കിൽ അവരാരും പൂജിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പരന്തിനെ പിടിച്ച് പൂജിച്ചാൽ മതി. എന്തിനാ ഗരുഡനെ പൂജിക്കുന്നു? അതൊക്കെ ദേവയോനികളാണ്. ദേവയോനികളിൽ ഭിന്നമായ ആകാരങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതൊന്നും മനുഷ്യവർഗമല്ല. അത് അതുകൊണ്ട് അവര് ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അവിടെ ദേവ രൂപങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യരൂപത്തിലായിരിക്കും, ചിലപ്പോൾ മനുഷ്യനും മൃഗവും കൂടി ചേർന്നതായിരിക്കും, ചിലപ്പോൾ കേവലം മൃഗരൂപമായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതെല്ലാം ദേവയോനികളാണ്. അവിടെ ആത്മവിദ്യയ്ക്ക് അധികാരമുണ്ട്. ആധ്യാത്മികമായ ജ്ഞാനത്തിന് അവിടെ അധികാരമുണ്ട്. അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു പ്രത്യേകത വരുന്നത്? മൃഗജന്മങ്ങളിൽ നിന്നും കാരണം സത്വവൃദ്ധിയുണ്ട്. കാരണം ദേവലോകത്തെ പ്രാപിക്കുന്നവരൊന്ന് ഇവിടെ പറഞ്ഞതുപോലെ സത്വവൃദ്ധി കൊണ്ട് പ്രാപിക്കാം, അല്ലെങ്കിൽ ഉപാസനകൾ കൊണ്ട് പ്രാപിക്കാം, കർമ്മങ്ങൾ കൊണ്ട് പ്രാപിക്കാം. കർമ്മ ഉപാസനയും രണ്ടും കൂടി ചേർന്ന് അനുഷ്ഠിക്കുന്നതുകൊണ്ട് പ്രാപിക്കാം. കർമ്മ ഉപാസനയും അനുഷ്ഠിച്ച് പ്രാപിക്കുന്നവർ ശ്രേഷ്ഠങ്ങളായ വൈദികങ്ങളായ ഉപാസനകൾ പ്രാപിക്കുന്നവർ. അത് നമ്മൾ ഈശവാസ്യത്തിന്റെ ഭാഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ വെച്ച് ആത്മവിദ്യാലാഭമുണ്ടായി, അവർ മുക്തന്മാരായിത്തീരുന്നു. പക്ഷേ ഇവർക്ക് കർമാധികാരമില്ല. കർമാധികാരമില്ല എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് ഒരു കർമ്മം ചെയ്ത് വീണ്ടും സ്വർഗത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയത്തില്ല. അതാണ് കർമാധികാരമില്ല എന്ന് പറയുന്നത്. അതാണ്. അതുകൊണ്ട് തമസ്സിനെ പ്രാപിക്കുന്നവരെന്തായിരുന്നു? മൂഢജന്മങ്ങളെ പ്രാപിക്കുന്നു. അപ്പം വിവേകമില്ലായ്മ എന്ന് പറയുന്നത് ദേവന്മാരിലും മൃഗങ്ങളിലും ചില അംശങ്ങളിൽ തുല്യമാണെങ്കിൽ ചില അംശങ്ങളിൽ വ്യത്യാസമുണ്ട്. കർമ്മത്തെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടുപേർക്കും തുല്യം തന്നെ. അതവർക്കില്ല. പക്ഷെ ആധ്യാത്മിക ജ്ഞാനം ദേവ എല്ലാവർക്കുമില്ല. ചിലർക്ക് അങ്ങനെ സംഭവിക്കാം. ചിലർക്ക് അവർ മുക്തന്മാരായിത്തീരുന്നു, കൽപ്പാന്തത്തിന് മുക്തരായിത്തീരുന്നു എന്നാണ്. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവജന്മമില്ല. എന്ത് ചെയ്യുന്നു ഇവിടെ തന്നെ? അതാണ് അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന അവരെ കുറിച്ചാണ്. അടുത്ത് പറയുന്നത് ഗുണാതീതന്മാരെ കുറിച്ച്. അവർക്ക് ജ്ഞാനമുണ്ട്, അവർക്ക് പിന്നെ സത്വാധിക്യം കൊണ്ട് അവർക്ക് ജന്മം ഉണ്ടാകുന്നില്ല. സത്വാധിക്യം ഉണ്ടായി എന്നാൽ മോക്ഷത്തിന് കാരണമായ ജ്ഞാനം ഉണ്ടായില്ല. മറ്റ് ജ്ഞാനങ്ങളൊക്കെ അവർക്കുമുണ്ട്, ദേവന്മാർക്കുമുണ്ട്, വിവേകവുമില്ല. പക്ഷെ അതൊന്നും പോരാ, ഇവിടെ മോക്ഷകാരണമായിരിക്കുന്ന ജ്ഞാനമില്ല അവർക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ കുറിച്ചെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പല ഭാഗങ്ങളിലായി ചർച്ച ചെയ്യുന്നു. അതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സംശയങ്ങൾ തീരും. അങ്ങനെ തമസ് വിലയിക്കുമ്പോൾ മൂഢജന്മങ്ങളിൽ ജനിക്കുന്നു. എന്റെ മനസ്സിൽ ഓർമ്മ വന്ന കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഈ വിഷയങ്ങളെ കുറിച്ച് വിശദമായി ഒരുപാട് ചർച്ചകൾ ശാസ്ത്രങ്ങളിലുണ്ട്. അതൊക്കെ പരിശോധിച്ച് നോക്കുക. എല്ലാം എനിക്കിപ്പോൾ ഓർമ്മിച്ച് പറയാൻ പറ്റും. ഒറ്റത്തില് രജസി പ്രളയം കത്വ, രജസിന്റെ വൃത്തിയിൽ മരിച്ചു കഴിഞ്ഞാൽ കർമ്മസംഘിഷിതായതേ, കർമ്മസംഘികളായ മനുഷ്യരിൽ ജനിക്കുന്നു. തഥാ അതുപോലെ തമസി പ്രളീന, തമസിൽ തമസിന്റെ വൃത്തിയിൽ മരിക്കുന്നവർ മൂഢയോനിഷു, മൃഗജന്മങ്ങളെ പ്രാപിക്കുന്നു. രജസി പ്രളയം ഗത്വ കർമ്മസംഗിഷു ജായതെ തഥാ പ്രളീനസ്തമസി മൂഢയോനിഷു ജായതെ കർമ്മണ സൗഹൃദസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. ഓരോ ഗുണങ്ങളുടെയും മുഖ്യമായ ഫലങ്ങളെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അതീത ശ്ലോകാർത്ഥസൈവ സംക്ഷേപ ഉച്ചതി. കഴിഞ്ഞ ശ്ലോകങ്ങളുടെ താല്പര്യം സംക്ഷേപിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും പ്രധാന ഫലങ്ങൾ എന്താണ്? കർമ്മണ സുഹൃദസ്യ സാത്വികസ്യ ആഹു വിശിഷ്ടാഹ സാത്വികമേവ നിർമ്മലം ഫലം. കർമ്മണ സുഹൃദസ്യ എന്നുവെച്ചാൽ സാത്വികമായ കർമ്മം, പുണ്യകർമ്മം ചെയ്യുന്ന കർമ്മത്തെയും പുണ്യമെന്ന് പറയും. ആ കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന സംസ്കാരത്തെ പുണ്യമെന്ന് പറയും. ആ സംസ്കാരത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന സുഖ അനുഭവത്തെയും പുണ്യമെന്ന് പറയും. മൂന്നിനും പുണ്യം എന്നുള്ള പേരുണ്ട്. സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല ഫലത്തെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിന് ചിലയിടത്ത് പുണ്യമെന്ന് പറയും. എന്നുവെച്ചാൽ പുണ്യ ശബ്ദം കൊണ്ട് കർമ്മത്തെ എടുക്കാം. അങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സംസ്കാര സാത്വികമായ അന്ധകരണ പരിണാമം സംസ്കാരം, അതിനെയും ചിലയിടത്ത് പുണ്യം എന്ന് പറയും. അപ്പൊ പുണ്യശബ്ദത്തിന് സംസ്കാരമെന്നും അർത്ഥമുണ്ട്. ഇനി അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സുഖം, സുഖാനുഭവം നമ്മൾ പറയും. അവൻ പുണ്യം അനുഭവിക്കുകയാണ്, അവൻ സുഖിക്കുന്നു എന്നർത്ഥം. അപ്പൊ ആ സുഖ അനുഭവത്തെ, സുഖത്തെ, ആ സുഖത്തിന്റെ അനുഭവത്തെ എല്ലാം പുണ്യം എന്ന് പറയും. ഇവിടെ പറയുന്ന സുഹൃതം പുണ്യം, സുഹൃതകർമ്മം, പുണ്യകർമ്മം, സാത്വികർമ്മം, അതിന്റെ ഫലം എന്തായിരിക്കും? സാത്വികം തന്നെയാണ്. സാത്വികം നിർമ്മലം, നിർമ്മലമായ പരിശുദ്ധമായ എന്ന് വെച്ചാൽ നിർമ്മലം, മനരഹിതമായ എന്ന് വെച്ചാൽ എന്താണ്? ദുഃഖമില്ലാത്ത, ദുഃഖം പോലെയുള്ള പരിണാമങ്ങളൊന്നുമില്ലാത്ത, അതാണ് സാത്വികമായ സുഖരൂപത്തിലുള്ള. അത് ഏറിയിരിക്കുന്നു എന്നർത്ഥം, ലേശം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ആ പുണ്യത്തിന്റെ ഫലം അനുഭവിക്കുന്നവൻ തന്റെ സുഖത്തെ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ മനസ്സിൽ ദുഃഖമില്ല, ഭയമില്ല, മറ്റ് വികാരങ്ങളൊന്നും, ലജ്ജ, ദുഃഖം, ഭയം തുടങ്ങിയ പ്രതികൂല വികാരങ്ങൾ, അസൂയ തുടങ്ങിയ വികാരങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ സുഖത്തെ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പുണ്യമായ കർമ്മത്തിന്റെ ഫലം, സാത്വികമായ ഫലം അതാണ്, നിർമ്മലമായ ഫലം അതാണ്. അപ്പൊ അങ്ങനെ ഒരു സുഖം മാത്രം അനുഭവിക്കണമെങ്കിൽ എവിടെ പറ്റൂ? ദേവലോകത്തിലേ പറ്റൂ. മനുഷ്യലോകത്തിൽ അനുഭവിക്കുന്നതെന്നും എത്രയോ വലിയ സുഖമാണ് അവിടെ അനുഭവിക്കുന്നത്. രജസസ്സു ഫലം ദുഃഖം, രജസിന്റെ ഫലമാണെങ്കിലോ ദുഃഖം. രാജസസ്യ കർമ്മണ പറഞ്ഞല്ലോ, രജസിന്റെ വൃത്തിയിൽ മനുഷ്യലോകത്തിൽ വരുന്നു, മനുഷ്യരായി ജീവിക്കുന്നു. മനുഷ്യനായി ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ദുഃഖമായ ഫലത്തെ അനുഭവിച്ചേ പറ്റൂ, അതിനെ നേരിട്ടേ പറ്റൂ. എന്തുകൊണ്ട്? അത് രജസിന്റെ കാര്യമാണ്, രജസിന്റെ കാര്യമായി അവശ്യം വന്നു ചേരുന്നതാണ് ആ ദുഃഖമെന്ന് പറയുന്നു. അത് അനുഭവിച്ചു തന്നെ തീരും, ഒന്നും മാറാൻ പറ്റത്തില്ല. അവിടെ സുഖം അനുഭവിക്കാൻ പറ്റും, പക്ഷെ ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എത്ര വലിയ ശ്രേഷ്ഠനായാലും ശരി, എത്ര ജ്ഞാനിയായാലും ശരി, ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ദുഃഖം വന്നു തന്നെ തീരും. ഗുണാതീതന്റെ ലക്ഷണം പറയുമ്പോൾ പറയും, ഗുണാതീതനുമുണ്ട് ദുഃഖം, സുഖം എല്ലാം ഉണ്ട്. ഗുണാതീതൻ എന്ത് ചെയ്യുന്നു? അതിനെ ആ ഗുണങ്ങൾക്ക് അതീതനായി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മാറ്റി നിർത്താൻ, ഒഴിവാക്കാൻ സാധ്യത. എത്ര വലിയ വിദ്വാനായാലും എത്ര മഹാജ്ഞാനി എന്ന് പറഞ്ഞാലും ശരി, മാറ്റി നിർത്താൻ പറ്റത്തില്ല. വന്നു തന്നെ ചെയ്യും. ക്ലേശം എന്ന് പറയുന്നത് അത് മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ ആരെയും ഇടത്തില്ല. രാമനെയും കൃഷ്ണനെയും ആരെയും ഇട്ടിട്ടില്ല. പിന്നെയാണോ സാധാരണ മനുഷ്യന്റെ കാര്യം? ക്ലേശങ്ങളെല്ലാം അവരുടെ കൂടെ തന്നെ വേണം. പലതരത്തിലുള്ള ക്ലേശങ്ങൾ മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ആ ശരീരങ്ങളൊന്നും രജസിന്റെ ആധിക്യം കൊണ്ടുവന്ന് കിട്ടിയ ശരീരങ്ങളല്ല, സ്വേച്ഛയാ സ്വീകരിച്ച ശരീരങ്ങളാണ്. എന്നിട്ടുകൂടി മനുഷ്യന്റെ ശരീരമായോണ്ട് അവിടെ ക്ലേശങ്ങൾ വന്നു ചേർന്നു. അതിനെയൊക്കെ അതിജീവിക്കുന്നു എന്നുള്ള വേറെ കാര്യം, ഞാനത് വന്നു ചേരുന്ന കാര്യമാണ് പറയുന്നത്, അതിനെ അതിജീവിക്കുന്നില്ല എന്നുള്ളതല്ല. അതിന്റെ അത് അവശ്യം ഭാവിയാണ് ഈ ശരീരത്തിൽ എന്ന് കാണിക്കാനാണ്. ഈശ്വരൻ തന്നെ ശരീരം മനുഷ്യന്റെ രൂപത്തിൽ ശരീരത്തെ സ്വീകരിച്ച് മനുഷ്യരുടെ ഇടയിൽ വന്നു വരുമ്പോ ഈ മനുഷ്യ ശരീരത്തിൻ്റെതായ എല്ലാത്തിനും സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ പിന്നെ സാധാരണ ജീവന്മാരുടെ കാര്യം പറയാനുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത് രജസ്തു ഫലം ദുഃഖം. സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖം അതൊരു നിയമമാണ്. അധ്യാത്മശാസ്ത്രം പഠിപ്പിക്കുന്നതിന് ദുഃഖ നിവാരണത്തെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇത് അവശ്യം ഭാവിയാണെന്ന് മനസ്സിലാക്കുക ദുഃഖം. അപ്പൊ ദുഃഖത്തെക്കുറിച്ച് ജ്ഞാന ശോചന്തി പണ്ഡിത, അവശ്യം വന്നു ചേരുന്നു അതിന് വിവേകി അതിൽ ദുഃഖിക്കുന്നില്ല, ദുഃഖത്തിൽ ദുഃഖിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ദുഃഖത്തെ കാണാതിരിക്കുകയെന്നോ ദുഃഖത്തെ മാറ്റി നിർത്തുക എന്നൊന്നും അതിനർത്ഥമല്ല, അസാധ്യമായ കാര്യങ്ങളാണ്. പിന്നെ മനുഷ്യജന്മം കിട്ടുമ്പോൾ അവരിൽ വരുന്ന പുണ്യപാപങ്ങളുടെ ആധിക്യമനുസരിച്ച്, ചിലർക്ക് പാപത്തിൻ്റെ ആധിക്യമാണെങ്കിൽ അവിടെ ആധ്യാത്മികമായും ആദിഭൗതികമായും ആദിദൈവികമായിട്ടുള്ള ദുഃഖങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. ശരീരപീഡകൾ കൊണ്ട് സഹജീവികളിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് എല്ലാം എപ്പോഴും അടികൾ കിട്ടിക്കൊണ്ടിരിക്കും, ദുഃഖം കൂടിക്കൊണ്ടിരിക്കും. അത് പാപാധിക്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനുള്ള പരിഹാരമായിട്ടാണ് ആധ്യാത്മികമായ മാർഗത്തെ പിന്നെ തേടുന്നു. അല്ല പുണ്യത്തിന്റെ ആധിക്യമാണെങ്കിൽ ഈ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള പുണ്യം തന്നെ വരും. ഈ ആധ്യാത്മികവും ആദിദൈവികവും ആദിഭൗതികവും എന്ന് പറയുന്നത് ദുഃഖത്തിന് മാത്രം പറയുന്നതല്ല, സുഖത്തിനും പറയുന്നുണ്ടത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഓം ശാന്തി ശാന്തി ശാന്തി, അത് നിഷേധാത്മകമായിട്ട് പറയുന്നതല്ല. എന്താണ് സാർ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ്, അങ്ങനെ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള ദുഃഖങ്ങളെല്ലാം പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, മറിച്ച് വേറൊന്നുകൂടെ അതിലുണ്ട്. എന്താണ്? ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള സുഖങ്ങളെല്ലാം വരട്ടെ എന്നുണ്ട്. ഈ മൂന്ന് തരത്തിലെ സുഖങ്ങളുമുണ്ട്, അങ്ങനെയുമുണ്ട്. അപ്പൊ ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും രണ്ടും ആ പ്രാർത്ഥനയിൽ അന്തർഭൂതമാണ്. അപ്പൊ പുണ്യത്തിന്റെ ആധിക്യം ഉണ്ടെങ്കിൽ എന്തുവരും? അവന് സുഖം പ്രാപ്തമാവും. കേവലം ദുഃഖത്തെ നിവർത്തിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ദുഃഖത്തെ നിവർത്തിക്കുന്ന ദുഃഖാഭാവം. എന്താ ദുഃഖാഭാവം എന്ന് പറഞ്ഞാൽ? ശൂന്യത. അശൂന്യതയാണ് ആരാണ് ആഗ്രഹിക്കുന്നത്? ദുഃഖാഭാവത്തെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് സുഖത്തെ ആഗ്രഹിക്കുന്നുണ്ട്. സുഖത്തെ ആഗ്രഹിക്കുന്നവനാണ് ദുഃഖം വേണ്ടെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഓം ശാന്തി ശാന്തി ശാന്തി എന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ശാന്തി ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ ദുഃഖത്തെ ഇല്ലാതാക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ശാന്തി വരണമെങ്കിൽ എന്ത് വേണം? പുണ്യം വേണം. അപ്പൊ മനുഷ്യജന്മത്തിൽ രജസിന്റെ പരിണാമം കൊണ്ടാണ് ഈ ജന്മം സംഭവിക്കുന്നതെങ്കിലും പൂർവ്വ പുണ്യങ്ങളുണ്ടെങ്കിൽ ആ പുണ്യത്തിനനുസരിച്ച് അവർക്ക് സുഖമുണ്ടാകും. പലതരത്തിലാണ്, ചിലർക്ക് സമ്പത്ത് വന്നിട്ട് സമ്പത്ത് കൊണ്ടുള്ള സുഖങ്ങളുണ്ടാകുന്നു, ചിലർക്ക് ആ സമ്പത്ത് കൊണ്ടുള്ള സുഖം ആയിരിക്കില്ല, ചിലർക്ക് ആരോഗ്യം കൊണ്ട് സുഖമുണ്ടാകുന്നു, ശരീരത്തിന്റെ സുഖമുണ്ടാകുന്നു. ചിലർക്ക് സമ്പത്തുണ്ടായാലും ശരീരത്തിന്റെ സുഖമില്ല, ചിലർക്ക് യശസ് കൊണ്ട് സുഖമുണ്ടാകുന്നു, കീർത്തി കൊണ്ട് ചിലർക്ക് സുഖമുണ്ടാകുന്നു, ചിലർക്ക് സ്ഥാനങ്ങൾ മാനങ്ങൾ ഇതെല്ലാം കൊണ്ട് സുഖമുണ്ടാകുന്നു. പലതരത്തിൽ ചിലർക്ക് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് സുഖമുണ്ടാകുന്നു. ഇങ്ങനെ സുഖം പലതരത്തിലാണ് ഉണ്ടാകുന്നു. ഏത് തരത്തിൽ സുഖം ഉണ്ടാകുന്നെങ്കിലും അതിന് കാരണം എന്താണോ? പുണ്യമാണ്. പുണ്യം ഉണ്ടെങ്കിലേ പറ്റൂ. എത്ര വലിയ ദുഷ്ടനിലും ക്രൂരനിലും സുഖം കാണുന്നുണ്ടെങ്കിൽ അത് പുണ്യത്തിന്റെ ഫലമാണ്. രജസിന്റെ ഫലം ദുഃഖമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? രജസിന്റെ ആധിക്യത്തിൽ പുണ്യമില്ലാതെ വരുമ്പോൾ കിട്ടുന്ന മനുഷ്യജന്മത്തിൽ അവൻ കൂടുതലും ദുഃഖത്തെ തന്നെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ രജസിനോടുകൂടി സത്വവും കലർന്നിരിക്കുകയും പുണ്യവും ഉണ്ടെങ്കിൽ അവന് കുറെ സുഖവും കിട്ടും, രണ്ടും കിട്ടും. മനുഷ്യജന്മത്തിൽ രണ്ടുമാണ് സുഖദുഃഖ സമ്മിശ്രം എന്ന് മനുഷ്യ ജന്മത്തെക്കുറിച്ച് പറയുന്നതാണ്. കർമാധികാരാത് ഫലമപി ദുഃഖമേവ കാരണ അനുരൂപ്യാത് രാജസമേവ. അവിടെ ഭാഷ്യകാലം പ്രത്യേകം പറയുന്നു കർമാധികാരാത്. മനുഷ്യജന്മത്തെക്കുറിച്ച് പറയുന്നു. ഇത് കർമാധികാരമുള്ള സ്ഥലമാണ്, മറ്റൊരിടത്തും സാധ്യമല്ലാത്ത. ഈ കർമാധികാരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്നതാണ്, അതിന്റെ താല്പര്യം എന്താണോ, തന്റെ തന്നെ ഭാവിയെ നിശ്ചയിക്കുന്നതിനുള്ള അധികാരം, അതാണ് കർമാധികാരം എന്ന് പറയുന്നത്. അല്ല പ്രവൃത്തി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ള സ്ഥൂലമായ അർത്ഥത്തെ മാത്രം എടുത്താൽ പോരാ. തന്റെ തന്നെ ഭാവിയെ നിശ്ചയിക്കുന്നതിനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഗീതി പറയുന്നതനുസരിച്ച് സ്വന്തം അന്ധകരണത്തിൽ പരിവർത്തനം വരുത്തുന്നതിനുള്ള വിവേകം, ഇച്ഛാശക്തി, കർമ്മവൈഭവം, ഇത് മൂന്നും ചേരുന്നതാണ് കർമാധികാരം എന്ന് പറയുന്നത്. അതിനുള്ള വിവേകം വേണം, ഇച്ഛാശക്തി വേണം, കർമ്മശേഷിയും വേണം. ഇത് മൂന്നും കൊണ്ടൊരാൾക്ക് തന്റെ അന്ധകരണത്തിൽ പരിവർത്തനങ്ങൾ വരുത്താം. അത് ആണ് കർമാധികാരം എന്ന് പറയുന്നത്. അത് ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നു ചേർന്നത് ഈ രജസിന്റെ ആധിക്യം കൊണ്ട് വന്നു ചേർന്നവനാണെങ്കിൽ ഫലഭൂമി ദുഃഖമേവ, ദുഃഖം തന്നെ. മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്, ഇവിടെ മനുഷ്യജന്മത്തിൽ സുഖങ്ങൾ അനുഭവിക്കുന്ന പുണ്യം കൊണ്ട്. എന്നാലും മനുഷ്യജന്മത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളെയും ശാസ്ത്രദൃഷ്ടിയാ, ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിനെയും ദുഃഖമെന്നേ പറയും, സുഖമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം സുഖം എന്ന് പറയുന്ന ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചിക്കുമ്പോൾ ഒരു ജീവൻ ഉണ്ടാകുന്ന സഹജമായ ആനന്ദമാണ്. അല്ലാതെ കർമ്മഫലമായി ഇവിടെ നേടുന്ന ധനം കൊണ്ടും ആരോഗ്യം കൊണ്ടും മറ്റും നേടുന്ന സുഖം, അത് ബന്ധം നിവർത്തിക്ക് ഉതകാത്തതുകൊണ്ട് അതും ദുഃഖം തന്നെ. അനി ദുഃഖത്തിന്റെ കൂടിയിലാപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രജസിന്റെ ഫലം ദുഃഖം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യ ജീവിതത്തിലിരുന്നു കൊണ്ട് ഭൗതികമായി അവന്റെ ആദി ഭൗതികമായ ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും അവൻ എന്തൊക്കെ സുഖത്തെ ആർജിച്ചാലും ശരി, ചാന്ദോഗ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ടോ, നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, യുവാവിന്റെ സുഖം, രാജാവിന്റെ സുഖം, ഗന്ധർവന്റെ സുഖം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ അത്ര ശ്രേഷ്ഠമായ ഏത് സുഖത്തെ ആർജിച്ചാലും ശരി, അത് ദുഃഖം തന്നെ. ഇവിടെ സുഖമില്ലാന്നുള്ള അർത്ഥത്തില്ല, സുഖവും ദുഃഖമായതുകൊണ്ട് പറയുന്നു. എന്താണ് കാരണ അനുരൂപ്യ? ജന്മത്തിന് കാരണമായിരിക്കുന്ന രജസ്സാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ഫലവും രാജസം തന്നെ. തഥാ അജ്ഞാനം തമസഃ താമസസി കർമ്മണോ അധർമ്മസി ഫലം പൂർവോ. രജസിന്റെ ഫലം ദുഃഖമാണെങ്കിൽ തമസിന്റെ ഫലം എന്താണോ? അജ്ഞാനം. തമസിന്റെ തമസ് വളരെ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃഗജന്മയുണ്ട്. പക്ഷെ രജസ്സുമുണ്ട്, തമസുമുണ്ട്, കുറെ കുറച്ച് സത്വമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടുന്നു. മനുഷ്യജന്മത്തിൽ വന്നിട്ട് ജന്മത്തിന് കാരണമായത് അവിടെ രജോ ഗുണത്തിന്റെ വൃദ്ധിയായതുകൊണ്ടാണ് മനുഷ്യജന്മം കിട്ടിയത്. പക്ഷെ അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? തമസും ഇരിക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? അവിടെ തമസഫലം അജ്ഞാനം, അവിവേകമായിരിക്കും. അപ്പൊ മനുഷ്യജന്മത്തിൽ വന്നിട്ട് അജ്ഞന്മാരായിരിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് സാധനം നമ്മൾ ധരിക്കുന്ന രീതിയിൽ അറിവില്ലാത്തവണെന്നുള്ള അർത്ഥത്തിലല്ല. കാരണം മനുഷ്യജന്മത്തിൽ തന്നെ വന്നു, അവന് ബുദ്ധിശക്തിയുണ്ട്, മറ്റു വിവേകങ്ങളൊക്കെ ഉണ്ട്, സാമർഥ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവനിൽ അജ്ഞാനം തന്നെയാണ് ഇരിക്കുന്നത്. ഈശ്വരനെക്കുറിച്ച്, ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലെങ്കിൽ അതെല്ലാം അജ്ഞാനമാണ്. മറ്റെന്തെല്ലാം അറിവുണ്ടായാലും ശരി, എന്നുവെച്ചാൽ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ചിരുന്നാലും അവൻ അജ്ഞൻ തന്നെ. നമ്മൾ പറയും അവൻ അറിവുള്ളവനാണ്, അവന് ലോകകാര്യങ്ങളൊക്കെ അറിയാം, പ്രപഞ്ച രഹസ്യങ്ങളൊക്കെ അറിയാം, ഭൗതികമായ വിജ്ഞാനങ്ങളെല്ലാം ഉണ്ട്. ആദി ഭൗതികമായ വിജ്ഞാനങ്ങളെല്ലാം ആർജിച്ചാലും ശരി, മനുഷ്യ ജന്മത്തിൽ വന്നു, അവൻ ഈശ്വരപരമായ കാര്യങ്ങളെക്കുറിച്ച് ആധ്യാത്മികമായ ആദിദൈവികമായ ജ്ഞാനം, ശരിയായ ജ്ഞാനം ഇല്ലെങ്കിൽ അത് തമസ് തന്നെയാണ് ആ ജന്മം. ആധ്യാത്മികമായ ദൃഷ്ടി, ആധ്യാത്മിക ദൃഷ്ടിയിൽ അത് അജ്ഞാനത്തിന്റെ ഫലമാണ് ആ ജന്മം, തമസിന്റെ ഫലമാണ് ആ ജന്മം. തമസിന്റെ ഫലമായതുകൊണ്ട് വരുന്നു അതും താമസമായ ജന്മമാണ്. ഏറ്റവും ശ്രേഷ്ഠനായ ബുദ്ധിജീവി എന്ന് നമ്മൾ പറയുന്നയാളും അയാളുടെ മനസ്സിൽ ഈശ്വരീയമായ അറിവ് ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ തമസിൽ തന്നെയാണ്, ഇരുട്ടത്ത് തന്നെയാണ്. കർമ്മത്തെ സംബന്ധിച്ചും അങ്ങനെ, ഈശ്വരീയമായ കർമ്മങ്ങളില്ലെങ്കിൽ അയാൾ അവിവേകത്തിൽ തന്നെ. ഈശ്വരീയമായ ജ്ഞാനം, ഈശ്വരീയമായ ഇച്ഛ, ഈശ്വരീയമായ കർമ്മങ്ങൾ ഇതൊന്നും ഇല്ലാതെ വരുന്ന മനുഷ്യജന്മങ്ങൾ, ആ മനുഷ്യജന്മങ്ങൾ വേറെ എന്തെല്ലാം ഐശ്വര്യങ്ങൾ കണ്ടാലും ശരി, എന്തെല്ലാം സാമർഥ്യങ്ങൾ കണ്ടാലും ശരി, എത്ര ശ്രേഷ്ഠമായ കർമ്മങ്ങൾ കണ്ടാലും ശരി, അത് തമസിന്റെ ഫലമാണ്. ഇപ്പൊ ഭൗതികമായ ജ്ഞാനമോ ശാസ്ത്രജ്ഞാനമോ ഒന്ന് ഈ പറയുന്ന തമസിനെ നിവാരണം ചെയ്യാൻ ഉതകുന്ന ഒന്നല്ല, അത് ഈശ്വരീയമായ ജ്ഞാനമാണ്. അതുകൊണ്ട് അതാണ് ഇവിടെ മുഖ്യമായ ചർച്ചാവശ്യം. ഇവിടെ രജസ്സിനെയും തമസിനെയും സത്വത്തെയൊക്കെ നിർണയിക്കുന്നതും നിർവചിക്കുന്നതും എല്ലാം എന്തിനാണ്? ഒരു ജീവന് തന്റെ ഉള്ളിലിരിക്കുന്ന തന്റെ തന്നെ ഭാവങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അവനതിനെ അവന് യോഗ്യനാണെങ്കിൽ അതിനുള്ള അവന് കർമ്മവും കർമ്മശേഷം അവനിൽ ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ അവന് തന്റെ അന്ധക്കരണത്തെ മാറ്റി നേരെ മാർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ആധ്യാത്മികമായ ഒരു സന്ദർഭത്തിൽ വെച്ച് വേണം ഇതിനെല്ലാം മനസ്സിലാക്കും. അതുകൊണ്ട് ഈ അജ്ഞാന ഫലമായിരിക്കുന്ന തമസ് എന്ന് പറയുന്നത് ഈശ്വരജ്ഞാനം ഒഴികെയുള്ള സർവവും വരും. ബാക്കി എന്തെല്ലാം ഞാൻ ഉണ്ടായിരുന്നതിന് അവൻ തമസ്സപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരൻ അവനൊന്നും മറഞ്ഞിരിക്കുന്നു, ഈശ്വരീയമായ മാർഗങ്ങളെല്ലാം അവനൊന്നും മറഞ്ഞിരിക്കുന്നു. ബാക്കി എന്തറിവുണ്ടായാലും തമസ് അവന് ലേശവും മാറിയിട്ടില്ല. അതുകൊണ്ട് അതും ഒരടയാളമാണ്. ഗുരുവിന്റെ മനസ്സിൽ ഒരു ഈശ്വരീയ ഭാവം ഉണ്ടാകുന്നു, ഈശ്വരീയമായ ഒരു താല്പര്യം അവന്റെ മനസ്സിൽ വരുന്നു, ഈശ്വരനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആത്മനിഷ്ഠമായി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവന്റെ ഉള്ളിൽ സാത്വിക ഭാവങ്ങളുണ്ട്. അവന്റെ അന്ധകരണം സാത്വികമായി തന്നെ പരിണമിക്കുന്നു. പിന്നെ അതിൽ പുരോഗതി വരാതിരിക്കുക, അതിൽ വീഴ്ചകൾ സംഭവിക്കുക, അതിന്റെ ഫലത്തെ പ്രാപിക്കാതിരിക്കുക, ഇതെല്ലാം അവന്റെ ഉള്ളിലുള്ള രജസിന്റെയും തമസിന്റെയും കടന്നുകയറ്റം കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ തീർച്ചയായും അവിടെ അവൻ താമസനല്ല. അവന്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രകാശം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ സാത്വികൻ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അല്ല, സാത്വികനല്ലെങ്കിൽ അവന് പിന്നീട് ഇങ്ങനെ ഒരു ചിന്ത അവന്റെ മനസ്സിൽ കടന്നു വരത്തില്ല. അത് സത്വത്തിന്റെ ഫലമാണ്. സുഹൃതസ്യ കർമ്മണ, പുണ്യകർമ്മത്തിന്റെ ഫലം നിർമ്മലം സാത്വികം ആഹു, നിർമ്മലമായ സാത്വികമായ സാത്വികം എന്ന് പറയുന്നു. രജസഹ ഫലം, രജസിന്റെ ഫലം ദുഃഖം, ദുഃഖമാണെന്ന് പറയുന്നു. തമസഹ ഫലം, തമസിന്റെ ഫലം അജ്ഞാനമാണെന്ന് പറയുന്നു. കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. സത്വസഞ്ജായതേ ജ്ഞാനം രജസോ ലോഭയേവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. ഈ ഗുണങ്ങൾ കൊണ്ട് എന്ത് പരിണാമങ്ങൾ സംഭവിക്കുന്നു ജീവന്? അതടുത്ത് പറയുന്നത് കിഞ്ച ഗുണേഭ്യോ ഭവതി സത്വാദ് ലബ്ധാത്മകാ ജായതേ സ സമുത്പദ്ധ്യതി ജ്ഞാനം. സത്വത്തിന്റെ വൃദ്ധിയിൽ വിവരസത്വത്തിന്റെ വൃദ്ധിയിൽ നേരത്തെ പറഞ്ഞു എന്താണോ ദിവ്യലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. സത്വത്തിന്റെ വൃദ്ധിയുണ്ടായി, ഒരുവൻ ദിവ്യലോകങ്ങളെ പ്രാപിച്ചു, വീണ്ടും തിരിച്ച് മനുഷ്യലോകത്തിൽ വരുന്നു, പുണ്യം ക്ഷയിച്ചു. ഇതുകൊണ്ടെന്താ പ്രയോജനം? കാരണം ജന്മത്തിന് കാരണമായ ഈ സത്വസമ്പാദനം കൊണ്ട് ജീവൻ എന്താ ഫലം? വീണ്ടും അവൻ മനുഷ്യനായി വരുന്നു, വീണ്ടും രാഗദ്വേഷങ്ങൾ കഴിവപ്പെടുന്നു, കർമ്മം ചെയ്യുന്നു. അപ്പോൾ സത്വത്തിന്റെ മുഖ്യഫലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജന്മമല്ല. ജന്മമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദേവാദി ജന്മങ്ങൾ വരുന്നു? അതിന് കാരണം അവന്റെ ഇച്ഛയാണ്, ജീവന്റെ ഇച്ഛ. അവൻ ആഗ്രഹിക്കുന്നു, അവൻ സത്വത്തിന്റെ വൃദ്ധിക്ക് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ സാത്വികമായ ഇച്ഛയും വരുന്നു. എന്താണോ ഇത്തരം ജന്മങ്ങളെ പ്രാപിക്കണം, അവിടുത്തെ സുഖങ്ങളെ അനുഭവിക്കണം, ഇതവൻ ആഗ്രഹിച്ചു പോകുന്നു. എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് വേദങ്ങളിലും മറ്റും പറയുന്ന വളരെ മനുഷ്യന്റെ മനസ്സിനെ കൊതിപ്പിക്കുന്ന വർണ്ണനകളാണ് പറയുന്നത്. നാഗപൃഷ്ഠം, അവിടെ സുമേരു, അവിടെ വളരെ സുഖമാണ്, എല്ലാ വിധത്തിലുള്ള സുഖങ്ങളുമുണ്ട്. ഈ മനുഷ്യ ജന്മത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതിന് അങ്ങനെയുള്ള സുഖങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ആ സുഖങ്ങളൊന്നും അനുഭവിച്ചാൽ എന്ത്? കാരണം അവൻ സുഖേപ്സുവാണ്, സുഖത്തെ പ്രാപിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവനാണ് ജീവൻ. അതുകൊണ്ട് അവനൊന്ന് ആഗ്രഹിച്ചു പോകും, ആ സുഖത്തേക്ക് ഒന്ന് പ്രാപിച്ചാൽ എന്ത്, ഒന്ന് ആഗ്രഹിച്ചാൽ മതി, ഒരു ക്ഷണം മതി ആഗ്രഹം. ആ ഒരു ക്ഷണത്തെ ആഗ്രഹം ദൃഢമാണെങ്കിൽ പിന്നീട് എത്ര വേണ്ട എന്ന് വിചാരിച്ചാലും ശരി, ആ നിഷേധങ്ങൾക്ക് ഈ ആഗ്രഹത്തിന്റെ ദൃഢത വരാൻ പ്രയാസമാണ്. അതുകൊണ്ട് അവന്റെ സത്വസമ്പാദനം അവനെ അടുത്ത ജന്മത്തിൽ കൊണ്ടെത്തിക്കും. അങ്ങനെയുണ്ട്, മനസ്സിൽ ആഗ്രഹങ്ങൾ വരുമ്പോൾ പിന്നീട് വൈരാഗ്യം ഭാവന ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. കാരണം ആഗ്രഹം, ഇച്ഛ മനസ്സിൽ പ്രബലമായി അന്ധകരണത്തിൽ അത് ദൃഢമായ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മാച്ചു കളയുക എളുപ്പമല്ല. അത് ഫലത്തെ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു. അത് വേണ്ട എന്നുള്ള വിവേകം മനസ്സിൽ വന്നു കഴിഞ്ഞാലും ശരി, ഇതിനേക്കാൾ എത്രയോ ശക്തമായിരിക്കുന്നുമ്പോണ്ടായ ഇച്ഛ, ദൃഢമായ ഇച്ഛ, അത് അതിന്റെ ഫലത്തെ കൊടുത്തേ അടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ശക്തമായ പ്രതിബന്ധങ്ങളെ സൃഷ്ടിക്കണം, അതിനും വലിയ ഇച്ഛാശക്തി ഉപയോഗിക്കണം. അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതിന് സാത്വികമായ ഗുണങ്ങളെ ആർജിക്കുന്നവൻ അല്ലെങ്കിൽ അന്ധകരണത്തിന് അത്തരമൊരു പരിണാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനും അവന്റെ ഉള്ളിൽ ഏതെങ്കിലും കാരണവശാൽ ഇത്തരം ഇച്ഛകളുണ്ടായാൽ, പ്രബലമായ ഇച്ഛകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആ ഫലത്തെ അനുഭവിച്ചേ തീരും, അനുഭവിച്ച് വീണ്ടും മടങ്ങി വരേണ്ടി വരും. പക്ഷെ ഇത് പലതവണയാകുമ്പോൾ അവൻ ഇതിനെക്കുറിച്ചുള്ള അറിവ് അവനുണ്ടാകുന്നു. വേദത്തിൽ നിന്നോ ഗുരുവിൽ നിന്നോ അവന്റെ സംസ്കാരം കൊണ്ടോ അവൻ അറിവുണ്ടാകുന്നു. എന്താണോ ഇത് പലതവണ ആവർത്തിച്ചു കഴിഞ്ഞാണ് സുഖത്തെ ആഗ്രഹിച്ചു, സുഖത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു. അവനിൽ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രബലമായ ഇച്ഛ വരില്ല, മറിച്ച് അവന്റെ മനസ്സിൽ വിരാഗത വരുന്നു, ആ ഇച്ഛയ്ക്കെതിരായ ഭാവങ്ങൾ വരുന്നു, വിവേകം വരുന്നു, വിരാഗം വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സത്വത്തിന് പിന്നെന്താ പ്രയോജനം? അവൻ സമ്പാദിക്കുന്ന സത്വം അതിന് പിന്നീട് ജന്മത്തിന് കാരണമായ ഒരു ലോകത്തിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സത്വം ജ്ഞാനരൂപത്തിൽ പരിണമിക്കുന്നു. അവന് സത്വാ ലബ്ധാത്മക, ലബ്ധാത്മകമായ സത്വം, അന്ധകരണത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന സത്വം, ദൃഢമായിരിക്കുന്ന സത്വം എന്ന് വെച്ചാൽ ജ്ഞാന വൈരാഗ്യങ്ങളെയെല്ലാം ഉണ്ടാക്കുന്നതിന് ശേഷിയുള്ള സത്വം അതാണ്. അല്ലാതെയുള്ള സത്വമാണ് അവനെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ഇത് ലബ്ധാത്മകമായ ഉറപ്പുള്ള സത്വമാണ്. എന്തിനുള്ള ഉറപ്പ്? ആ സത്വത്തിനോടൊപ്പം വരേണ്ടതാണ് ജ്ഞാനവും വൈരാഗ്യവും. അപ്പൊ ജ്ഞാന വൈരാഗ്യങ്ങൾ അകമ്പടി സേവിക്കുന്ന സത്വം. ആ സത്വം എന്ത് ചെയ്യുന്നു? ഇതിന്റെ രണ്ടിനെയും ദൃഢപ്പെടുത്തും. ജ്ഞാനവും വൈരാഗ്യവും സത്വത്തിന്റെ പരിണാമമാണ്. ജ്ഞാന വൈരാഗ്യങ്ങളെ ദൃഢപ്പെടുത്തും. അങ്ങനെ ദൃഢപ്പെടുത്തുമ്പോൾ അവന് പരലോകങ്ങളിലുള്ള ആഗ്രഹമില്ല. പരലോകത്തിലുള്ള ആഗ്രഹമുണ്ടായത് അവന് ഐതിഹ്യങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും മറ്റുമാണ്. അല്ലാവരാക്ക് പരലോകത്തിലുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. അവന്റെ ശ്രദ്ധ ഉണ്ടാണ് ഉണ്ടാകുന്നത്. സ്വർഗത്തിൽ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ ആദ്യമായിട്ട് മനസ്സിൽ വിശ്വാസം വരണം, സ്വർഗം എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന്. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് സാത്വിക സൃഷ്ടിയാണ്, സത്വത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ആ ശ്രദ്ധ കൊണ്ട് സ്വർഗാദികളുടെ അസ്തിത്വത്തിൽ അവന് വിശ്വാസം വന്ന്, വിശ്വാസം വന്നപ്പോൾ ദൃഢമായി അതിനെ ആഗ്രഹിച്ചു. ഇതിനൊക്കെ സത്വമാണ് കാരണം. പക്ഷെ എപ്പോഴാണോ അവിടെ വിവേക വൈരാഗ്യങ്ങളും കൂടെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് അതെങ്ങനെ ഉണ്ടാവും? ഈ സ്വർഗത്തിലും മറ്റ് ശ്രദ്ധയുള്ളവന് വിവേക വൈരാഗ്യങ്ങളുണ്ടാവും. കാരണം സ്വർഗത്തെക്കുറിച്ച് അവൻ എങ്ങനെ അറിഞ്ഞു? സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞത് ശാസ്ത്രത്തിൽ നിന്നാണ്, ഐതിഹ്യത്തിൽ നിന്നാണ്, അതായത് പുരാണ ഐതിഹ്യങ്ങളിൽ നിന്നും മറ്റുമാണ്. അതേ ശാസ്ത്രം തന്നെ മോക്ഷത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അതേ ശാസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുരു ഉപദേശത്തിൽ നിന്ന് അവൻ മോക്ഷത്തെക്കുറിച്ച് അറിഞ്ഞു. അത് സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അതിന്റെ സാധനങ്ങളിലേക്ക് അവന് ശ്രദ്ധ വരുന്നു. അപ്പോ ജ്ഞാന വൈരാഗ്യങ്ങൾ അന്തക്കരണത്തിലുണ്ടാവുന്നു. അതുകൊണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ചിലർക്കെന്നുള്ളതല്ല, മിക്കവാറും പേർക്ക് സ്വർഗത്തിലൊന്നും താല്പര്യമില്ല. ശ്രീലോകത്തിലെ സുഖങ്ങൾക്ക് താല്പര്യമുണ്ട് സാധാരണ മനുഷ്യർ. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? കാരണം അവരിൽ ശ്രദ്ധയില്ല. എന്നുവെച്ചാൽ അവർക്ക് ശാസ്ത്രത്തെ കുറിച്ചറിയില്ല, ഗുരു ഉപദേശത്തെ കുറിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ അതിനൊന്നും ശ്രദ്ധയില്ല. അതുകൊണ്ട് അവർക്ക് സ്വർഗാദി കാര്യങ്ങളെ കുറിച്ച് അവർക്ക് താല്പര്യം വേണ്ട കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മാത്രം സത്യം, ഈ ലോകത്തിലെ സുഖം മാത്രം വരുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ സുഖങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നു. അത് ശ്രദ്ധയില്ലാത്തവർ. ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവന്റെ ശ്രദ്ധ പോകുന്ന എവിടേക്ക്? സ്വർഗത്തിലേക്കാണ്. കാരണം ശാസ്ത്രം ആദ്യം മുഖ്യമായി പ്രതിപാദിക്കുന്ന സ്വർഗസുഖത്തെക്കുറിച്ചാണ്. അമലാൻ ലോകാൻ എന്നൊക്കെ പറയുന്നില്ലേ. വിശ്വാസമുള്ളവന് അതിന് താല്പര്യം വരും. പക്ഷെ അതേ ശാസ്ത്രത്തിലുള്ള ശ്രദ്ധ കൊണ്ട് തന്നെ അവനിൽ മോക്ഷത്തിൽ ശ്രദ്ധയുണ്ടായിക്കഴിഞ്ഞാൽ, മുക്തിയിൽ ശ്രദ്ധയുണ്ടായിക്കഴിഞ്ഞാൽ അവനിൽ വിവേക വൈരാഗ്യങ്ങൾ വരും. അത് വളരെ സത്വത്തിന്റെ തീവ്രമായ പരിണാമത്തിലാണ് അത് സംഭവിക്കുന്നത്. സത്വത്തിന്റെ ശക്തമായ പരിണാമത്തിൽ, എന്നുവെച്ചാൽ രജസിനെയും തമസിനെയും അത് പൂർണ്ണമായും കീഴ്പ്പെടുത്തി സത്വത്തിന്റെ പരിണാമം വരുന്നു. സത്വത്തിന്റെ പരിണാമത്തിൽ രജസ്സുകൂടി കൂടിച്ചേരുമ്പോൾ കുറച്ച്, അപ്പോഴാണ് സ്വർഗത്തിനും മറ്റും താല്പര്യം വരുന്നത്, ഭോഗാനുഭവങ്ങൾക്കുള്ള ഇച്ഛ വരുന്നു. മറിച്ച് ആ സത്വം ആ രജസിനെ വിട്ടിട്ട്, പുണ്യത്തെ വിട്ടിട്ട്, തമസിനെയും വിട്ടിട്ട് മുഖ്യമായ സാത്വികമായി തന്നെ പരിണമിക്കുമ്പോൾ എന്ത് വരുന്നു? അവിടെ ജ്ഞാന വൈരാഗ്യങ്ങളാണ് ഉണ്ടാവുന്നത്. അതാണ് സമുത്പദ്യമാനം ജ്ഞാനം, സമുത്പദ്യതേ ജ്ഞാനം. അവിടെ ജ്ഞാനം ഉണ്ടാകുന്നു, വിവേകം ഉണ്ടാകുന്നു. അങ്ങനെ അവൻ സ്വർഗാദികളിലുള്ള ആഗ്രഹങ്ങളെല്ലാം വിട്ടിട്ട് അവൻ ഇതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുന്നു. അവന്റെ ശ്രദ്ധയെ അവലംബിച്ചുകൊണ്ട് മോക്ഷേച്ഛുവായി അവൻ യത്നിക്കുന്നു. അതാണ് സത്വത്തിന്റെ ഫലം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ അതാണ്, സത്വം തന്നെ അവനെ സ്വർഗത്തിലെത്തിക്കും. അതേ സത്വം തന്നെ കുറച്ചുകൂടി ദൃഢമായി കഴിഞ്ഞാൽ, വിവേക വൈരാഗ്യങ്ങൾക്ക് ഉതകുന്നതായാൽ, അത് തന്നെ അവനെ മോക്ഷമാർഗത്തിലേക്ക് നടത്തിക്കും. രജസോ ലോഭ ഏവച, രജസാണെങ്കിലോ ലോഭത്തെ ഉണ്ടാക്കും, രാഗത്തെ. ഉത്കടമായ രാഗമാണ് ലോഭം എന്ന് പറയുന്നത്. വളരെ ഉത്കടമാകുമ്പോൾ ലോഭം എന്ന് പേര് വരും. അതിൽ നിന്ന് പിന്തിരിയാൻ വയ്യും. അതൊന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല. അത് ദൃഢമായ ഇച്ഛയെ ഉള്ളിലുണ്ടാക്കുന്നു, ശക്തമായ സങ്കല്പങ്ങളെ ഉള്ളിൽ സൃഷ്ടിക്കും. അത് വരുമ്പോൾ പറയും എന്താണ്, രാഗം ലോഭം, പിന്നെ അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കും. അപ്പോൾ അതിൻ്റെതായ ഫലങ്ങളെ കിട്ടും, ഭൗതികമായ ഫലങ്ങളെ കിട്ടും, ലോഭം ഉണ്ടാകുന്നു. പ്രമാദ മോഹോ തമസ, തമസാണ് വർദ്ധിക്കുന്നതെങ്കിലോ വിവേകം പൂർണ്ണമായും നഷ്ടപ്പെടും. അവിവേകം ഉണ്ടാവും, അതനുസരിച്ച് പ്രവർത്തിക്കും, മൂഢതായിരിക്കും, അതെല്ലാം തമസിൽ നിന്നുണ്ടാകുന്നു. അജ്ഞാനമേവച്ച, പൂർണ്ണമായ അജ്ഞാനവും തമസിന്റെ ഫലമായും ഒരു ജീവനും നിലനിൽക്കുന്നു. ഇതിനെല്ലാം അതിൻ്റെതായ ഫലങ്ങളും ഉണ്ടാകുന്നു. രജസ് വർദ്ധിച്ചു കഴിയുമ്പോൾ പറഞ്ഞല്ലോ മൂഢ ഈ കർമ്മസംഘിഷുജായ, രജസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ രജസിന്റെ ആധിക്യം കൊണ്ട് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. പുണ്യത്തിനോട് ചേർത്ത്, സത്വത്തിനോട് ചേർത്ത് പുണ്യത്തെ ആർജിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകും, തിരിച്ചു വരും, വീണ്ടും മനുഷ്യജന്മത്തിലേക്ക് വരും. അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. തമസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഈ ജന്മം നഷ്ടപ്പെടുന്നു, പശുവാദി യോനികളിൽ അവൻ ജനിക്കുന്നു, അവിടെ അജ്ഞനായി ജീവിക്കുന്നു, വീണ്ടും പൂർവ്വ സംസ്കാരമനുസരിച്ച് വീണ്ടും മനുഷ്യജന്മത്തിലേക്ക് വരുന്നു. ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്വാദ് ജ്ഞാനം സഞ്ജായതേ, സത്വത്തിൽ നിന്നും ജ്ഞാനം ഉണ്ടാകുന്നു. രജസോ ലോഭയേവജ, രജസിൽ നിന്നും ലോഭം ഉണ്ടാകുന്നു. തമസഹ, തമസിൽ നിന്നും പ്രമാദമോഹോ ഭവതഃ, പ്രമാദമോഹങ്ങൾ ഉണ്ടാകുന്നു. അജ്ഞാനമേവച, അജ്ഞാനവും അജ്ഞാനവും അതിനോടൊപ്പം ഉണ്ടാകുന്നു. ഭവതി പ്രമാദമോഹോ ഭവതഃ അജ്ഞാനം ഭവതി. സത്വാത് സഞ്ജായതേ ജ്ഞാനം, തമസോ ലോഭയേവ ച, പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ, മധ്യേ തിഷ്ഠന്തി രാജസാഃ, ജഘന്യ ഗുണവൃത്തസ്ഥാ, അധോ ഗച്ഛന്തി തമസാഃ. ജഘന്യ ഗുണവൃത്തിസ്ഥ എന്നും വൃത്തസ്ഥ എന്നും രണ്ടു തരത്തിലുള്ള ഭാഷ്യത്തിനനുസരിച്ച് വൃത്തസ്ഥ എന്നാണ്, രാമാനുജന്യം മറ്റും ഭാഷ്യമനുസരിച്ച് വൃത്തിസ്ഥ എന്നാണ്. രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെ, അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ബുദ്ധി പ്രയോഗമൊന്നും നടത്തണ്ട. ഊർധ്വം ഗച്ഛന്തി ദേവലോകാദി ഷു ഉത്പദ്യന്തേ സത്വസ്ഥ സത്വഗുണവൃത്തസ്ഥ, സത്വഗുണവൃത്തന്മാര് എന്നുവെച്ചാൽ അന്ധക്കരണത്തിൽ സാത്വികമായ പരിണാമങ്ങളുള്ളവർ, അതിനനുസരിച്ചുള്ള വാക്കും മനസ്സും പ്രവൃത്തികളും ഉള്ളവർ, അതാണ് സത്വസ്ഥന്മാര്. ഊർധ്വം ഗച്ഛന്തി, അവർ ദേവലോകത്തിനും മറ്റും പോകുന്നു. സാത്വിക ഗുണമുള്ളവർ ദേവലോകത്തിൽ പോകുന്നു, ഇത്രയും മാത്രമാണ് പറയുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നു ഇതാണ് ശ്രേഷ്ഠം. പക്ഷെ അടുത്ത ഗുണാതീതനെ കുറിച്ച് പറയും, മനസ്സിലാകും ഇതൊന്നുമല്ല ശ്രേഷ്ഠം. പക്ഷേ മറ്റു രണ്ട് അവസ്ഥകളെ അപേക്ഷിച്ച് ഇത് ശ്രേഷ്ഠം തന്നെ, അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. ഊർധ്വം ഗച്ഛന്തി, ഊർധ്വലോകങ്ങളിലേക്ക് പോകുന്നു. മധ്യേ തിഷ്ഠന്തി മനുഷ്യേഷു ഉത്പദ്യന്തേ രാജസാഹ, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. മനുഷ്യരിൽ ഉത്പദ്യന്തേ ജനിക്കുന്നു രാജസന്മാര്, മധ്യേ തിഷ്ഠന്തി എന്നാണ്. ഇത് മറ്റൊന്നിനൂടെ പ്രമാണമാണ് മുമ്പ് പറഞ്ഞതുപോലെ പുനർജന്മത്തിന്. രാജസന്മാർ മനുഷ്യേഷു ഉത്പദ്യന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജസഗുണമുള്ളവർ മനുഷ്യേഷു മനുഷ്യവർഗത്തിൽ ഉത്പദ്യന്തി ഉണ്ടാകുന്നു, ജനിക്കുന്നു എന്നാണ്. വളരെ സ്പഷ്ടമായിട്ട് പുനർജന്മത്തെക്കുറിച്ച് പറയുകയാണ്. പുനർജന്മത്തിന് വ്യക്തമായ മരണശേഷം വീണ്ടും ആ ജീവൻ ജനിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ പ്രമാണങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. നമ്മുടെ അനുഭവത്തിന് നിരക്കുന്നതാണോ, നമ്മുടെ അനുഭവത്തിൽ അതുണ്ടോ, അല്ലെങ്കിൽ യുക്തിക്ക് ചേരുന്നതാണോ, അതൊക്കെ വേറെ ചിന്തിച്ചോണം. ശാസ്ത്രപ്രമാണമുണ്ടോ, നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ജഘന്യ ഗുണവൃത്തസ്ഥാഹ, ജഘന്യ ഗുണങ്ങൾ, അധമ ഗുണം, നീച ഗുണം. ജഘന്യം എന്ന് വെച്ചാൽ അധമം, നീചം എന്നൊക്കെയുള്ള അർത്ഥമാണ്. താഴ്ന്നത്, മോശമായത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ജഘന്യ ശബ്ദം പറയുന്നത്. ജഘന്യ ഗുണം എന്ന് പറയുന്നത് ഇവിടെ 1, 2, 3 തിരിച്ചു. സത്വൻ, രജസ്, തമസ്, ആ 3 അധമമായത്, താഴ്ന്നത്, ആ ഗുണത്തിൽ വർത്തിക്കുന്നവർ. എന്താണ് ഇതിനെ അധമം എന്ന് വിളിക്കുന്നതെന്ന് ചില ചോദിക്കും. 3 ഗുണങ്ങളും പ്രകൃതിയുടെ പരിണാമങ്ങളാണ്, സത്വൻ, രജസ്, തമസ്. അപ്പോ 3 ഗുണങ്ങളും ഒരേ പ്രകൃതിയുടെ പരിണാമമായിരിക്കെ ഒന്നിനെ ശ്രേഷ്ഠമെന്നും സത്വത്തിന് ശ്രേഷ്ഠമെന്നും രജസ്സിനെ മധ്യമമെന്നും തമസിനെ അധമമെന്നും തിരിച്ചത് സോഷ്യലിസത്തിന് വിരോധമല്ലേ എന്ന് ചിലർ ചോദിക്കും. ഇതൊക്കെ പാക്ഷികമായ കാഴ്ചപ്പാടല്ലേ? എങ്ങനെയാണോ ഒരേ സൃഷ്ടി എല്ലാത്തിനും ഒരുപോലെ കാണണ്ടേ? എന്നൊക്കെ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർ ചിലപ്പോൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചിലര് ചോദിക്കുമെന്നുള്ളതല്ല, ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ശരിയാകും. ഇവിടെ ഉത്തമം, മധ്യമം, അധമം എന്ന് തിരിക്കുന്ന എന്തനുസരിച്ച്? അതെല്ലാം മോശം എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ഈശ്വരപ്രാപ്തിക്ക്, ഈശ്വരജ്ഞാനത്തിന് ഉതകുന്നത് ഏതോ അത് ഉത്തമം. അതിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കുന്നത് മധ്യമം. അതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ലാത്തത് കൂടുതൽ അധമം. അതാണ് തമസ്. ആ തമസിനെ അവലംബിച്ചിട്ട് ഒരാൾക്ക് ഒരിക്കലും ഈശ്വരീയ മാർഗത്തിൽ ചരിക്കാൻ സാധ്യമല്ല. ഈശ്വരപ്രാപ്തി അസാധ്യമാണ്. അതുകൊണ്ടാണ് അതിനെ ജഘന്യം എന്ന് പറഞ്ഞത്. അപ്പൊ ജഘന്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഈശ്വരപ്രാപ്തിക്ക് ഉതകാത്തത്. ഒരേ പ്രകൃതിയുടെ എന്ന കാര്യം തന്നെയാണ്, പക്ഷേ അത് ഈശ്വരപ്രാപ്തിക്ക് അത് ഉതകുന്നില്ല. ജഘന്യം ഗുണസ്തു, ജഘന്യ ഗുണ തമസ, ജഘന്യ ഗുണമാണ് തമസിന്. തസ്യവൃത്തം നിദ്രാലസ്യാദി, അതിൽ വർദ്ധിക്കുന്നവൻ. അപ്പൊ തമോ ഗുണത്തിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, സത്വസ്ഥൻ, സത്വത്തിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, ഈശ്വരപരമായ കാര്യങ്ങൾ വർദ്ധിക്കുക, അല്ലെങ്കിൽ സദാചാരത്തിൽ, സത്കർമ്മങ്ങളിൽ, പരോപകാരത്തിൽ, അല്ലെങ്കിൽ ദേവപൂജാദികളിൽ, ഉപാസനകളിൽ ഒക്കെ വർദ്ധിക്കുന്നവരാണ് സത്വസ്ഥന്മാർ. അവർ ദേവലോകത്തിലേക്ക് പോകുന്നു. രാജസ്ഥന്മാരാണെങ്കിലോ രജോ ഗുണത്തിൽ വർദ്ധിക്കുന്നു, കർമ്മത്തിൽ നിൽക്കുന്നു, കർമ്മഭ്രാന്തന്മാരായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു രാജസ്ഥന്മാർ. അധമ ഗുണത്തിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാലോ നിദ്ര, ആലസ്യം പോലെയുള്ള കാര്യങ്ങളിൽ. സ്വയം തങ്ങളെക്കുറിച്ച് തങ്ങൾ സുഖിക്കുന്നവരെന്ന് കരുതുകയും സുഖിമാന്മാരെന്നാണെന്ന് കരുതുകയും, പക്ഷെ ആലസ്യം നിറഞ്ഞ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ. ചിലർ പറയും എന്താണ്, ഞങ്ങൾ സർവ്വസംഘ പരിത്യാഗികളാണ്. എന്തിന് ഞാൻ സർവ്വസംഘങ്ങളെയും പരിത്യജിച്ചു? എനിക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വസ്ഥമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സർവ്വസംഘങ്ങളെയും പരിത്യജിച്ചത് എന്ന് പറഞ്ഞാൽ അത് ആനസ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അങ്ങനെ എവിടെയാണോ ആരാണോ സർവകർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നത് അത് ആലസ്യമാണെന്ന് ധരിച്ചോളൂ, ഒരു സംശയവും വേണ്ട. അതാണ് നിദ്ര ആലസ്യം എന്നാണ്. കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് മുറി അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരെന്ന് ചുരുക്കം. നിദ്രയും ആലസ്യവുമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഥ അടച്ചിരിക്കുന്നത്. നീ പരസ്യമായിരുന്ന് ചെയ്യട്ടെ അറിയാം, പരസ്യമായി ചെയ്യത്തില്ല. അങ്ങനെ നിദ്ര ആലസ്യാദി തസ്മിൻ സ്ഥിത എന്നോട് ഒരാളുകയുള്ളു ഇതിന്റെ റെക്കോർഡ് ചെയ്ത് കേട്ടിട്ട് ചോദിച്ചു, സ്വാമി ഇതൊക്കെ പരസ്യമായി പറയാമോ ഇത്തരം കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, ഞാനിത് പരസ്യമായി പറയുന്നില്ലല്ലോ, നമ്മുടെ സ്വന്തം ആൾക്കാരുടെ പറയുന്നത്, നമുക്ക് ദോഷമൊന്നും വരുന്നില്ല. അന്യരടുത്ത് പറഞ്ഞാലേ ഉള്ളൂ ദോഷം. അപ്പൊ അന്യടുത്തല്ല പറയുന്നു, ഒരു ദോഷവും വരത്തില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ എന്നെ കുറിച്ചായിരിക്കും ചിലപ്പോൾ പറയുന്നതെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ വിജയിച്ചു. അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തം ആൾക്കാരാണ്. ജഘന്യഗുണവൃത്തസ്ഥന്മാര് ഇത്തരം താമസിക ഭാവങ്ങളിൽ കഴിയുന്നവർ, മൂഢാഹ മോഹിതന്മാര് എന്നർത്ഥം. അധോ ഗച്ഛന്തി പശ്വാദി യോനിഷു ഉത്പദ്യന്തി, പശ്വാദി ജന്മങ്ങളെ പ്രാപിക്കുന്നു എന്നർത്ഥം. കെ ആര് താമസന്മാര് എന്നർത്ഥം. ശില കാഷ്ടലോഷ്ട തൃണാദിത്വം ഗച്ഛന്തി പറയുന്നു. ഈ സർവവും ചര അചരങ്ങളെല്ലാം ഈശ്വരന്റെ ഭാവങ്ങളാണ്. നമ്മളതിനെ ജീവനുള്ളതെന്ന് പൊതുവെ പറയുന്നു, ജീവനുള്ളതിന് ചരവും അചരവും തിരിക്കുന്നു. ഇവിടെ രാമാനുജാചാര്യർ പറയുന്നു അങ്ങനെ തിരിക്കണ്ട, കാരണം ഈശ്വരൻ എന്ന് പറയുന്ന ജഗത് ശരീരനാണ്. ഈശ്വരന്റെ ഭാവങ്ങൾ തന്നെ സർവവും, നമ്മൾ പറയുന്ന ശിലാ കാഷ്ടങ്ങൾ പോലും പാറക്കല്ലും മൺകട്ടയും എല്ലാം, ഈ എല്ലാ അവസ്ഥകളും പ്രാപിച്ചിരിക്കുന്ന എന്താണ്? ഈ താമസ ഭാവത്തെ പ്രാപിച്ച ജീവന്മാര് എന്നാണ്. ഒരു പടി കൂടി കടന്നു ശങ്കരാചാര്യരെക്കാളും രാമാനുജാചാര്യർ പറഞ്ഞിരിക്കുകയാണ്. അതുകൂടി എന്താണ്? ഈ തമസിന്റെ ആധിക്യം വന്നിട്ട് ജീവഭാവം സ്ഫുരിക്കാൻ കഴിയാതിരിക്കുന്ന ആ പ്രകൃതിഭാവങ്ങൾ, അതും ഈ തമസിന്റെ പരിവർത്തനം കൊണ്ട് സംഭവിച്ച ജീവന്റെ അവസ്ഥാന്തരങ്ങളാണെന്നാണ് രാമാനുജാചാര്യരുടെ അഭിപ്രായം. പാറയും മൺകട്ടയും പോലും നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത് ചരാചരങ്ങൾ, മനുഷ്യർ ദേവന്മാര് മൃഗങ്ങൾ ജീവനുള്ളതെന്ന് കരുതുന്നത് മാത്രം. രാമാനുജാചാര്യർ പറയുന്നത് നമ്മൾ ജീവനില്ല എന്ന് പൊതുവെ തള്ളിക്കളഞ്ഞിരിക്കുന്ന കാര്യം, അതും ജീവന്റെ അവസ്ഥാന്തരം എന്നാണ്. ജീവൻ ജീവനില്ലാത്തതുപോലെ ഇരിക്കുന്നു, അതാണ്. സംവേദനങ്ങളില്ലാതെ സുഖദുഃഖാനുഭവങ്ങളില്ലാതെ ഇരിക്കുന്നു. എന്ത് മൺകട്ടയും പാറക്കഷ്ണവുമില്ല. ഇതെല്ലാം തമസിന്റെ പരിണാമങ്ങളാണെന്നാണ്. അതിന് കൂടുതൽ യുക്തിയുണ്ട്. കാരണം പ്രകൃതിക്ക് പരിണാമം ജീവന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുമെങ്കിൽ ഈ കാണുന്നതെല്ലാം പ്രകൃതിയുടെ പരിണാമമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവൻ ഇല്ലാത്തതെന്ന് പറഞ്ഞൊന്നിനി മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ഏതോ ഒരു തരത്തിലവിടെ ജീവ സാന്നിധ്യമുണ്ട്. സുപ്തപ്രായത്തിൽ ലീനമായ രൂപത്തിൽ ജീവന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. ഒന്നിനും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. നമ്മൾ മൃതം എന്ന് കരുതുന്ന എല്ലാത്തിനും, മരിച്ചുപോയി നശിച്ചുപോയി എന്ന് കരുതുന്ന സർവത്തിനും ജീവസാന്നിധ്യമുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതന്നെ ഈ തമസിന്റെ പരിണാമം എന്നാണ് പറയുന്നത്. സത്വസ്ഥ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ ഊർധ്വം ഗച്ഛന്തി ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നു. രാജസാഹ രജോഗുണത്തെ പ്രാപിച്ചിരിക്കുന്നവർ മധ്യേ തിഷ്ഠന്തി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജഘന്യഗുണവൃത്തസ്ഥ അധമമായ ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവർ താമസാഹ താമസന്മാര് അധോ ഗച്ഛന്തി താഴ്ന്ന ഭാവങ്ങളെ പ്രാപിക്കുന്നു. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസാഹ ജഘന്യഗുണവൃത്തസ്ഥ അധോ ഗച്ഛന്തി താമസാഹ. ശിഷ്യം.